ഭഗവത്ഗീത ആറാധ്യായം ഇരുപതാം ശ്ലോകം. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് മനസ്സ് പ്രാപിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അടുത്തതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. എത്രോ പരമതി ചിത്തം നിരുദ്ധം യോഗസേവയാ ത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി. ഏവം യോഗാഭ്യാസ ബലാ ഏകാഗ്രീഭൂതം നിവാദ പ്രതീകകൽപ്പം സത് എത്ര യസ്മിൻ കാലേ ഉപരമതേ ചിത്തം ഉപരതിം ഗച്ഛതി നിരുദ്ധം സർവതോ നിവാരിത പ്രചാരം യോഗസേവയാ യോഗാനുഷ്ഠാനേന. യോഗയോഗാഭ്യാസ ബല ഈ പറയുന്ന തരത്തിൽ യോഗത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ, യോഗാഭ്യാസത്തിൽ പാലിക്കേണ്ട നിഷ്ഠകൾ അതും പറഞ്ഞു. അങ്ങനെയുള്ള യോഗാഭ്യാസ ബലം കൊണ്ട് ചിത്തബലം വർദ്ധിക്കുന്നു. അങ്ങനെ യോഗാഭ്യാസ ബലമെന്ന് പറയുന്നു ചിത്തത്തിന് ബലമുണ്ടാകുന്നു. ചിത്തത്തിന്റെ ബലം എന്തിനു സഹായിക്കുന്നു? ഏകാഗ്രീഭൂതം. യോഗി ഏത് വിഷയത്തിലാണോ ചിത്തത്തെ ഏകാഗ്രമാക്കാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിൽ ഏകാഗ്രമായി തീരുന്നു. അപ്പോ നിവാദ പ്രതീപകൽപ്പം എപ്പോഴാണോ അത് ചിത്തം നിശ്ചലമാകുന്നു, ചലനങ്ങളില്ലാതെ പരിണാമങ്ങളില്ലാതെ ആകുന്നു. അത് യോഗിക്ക് ചിത്തബലം. ചിത്തബലം എന്ന് പറയുന്നത് യോഗിയുടെ ഇച്ഛാശക്തിയില്ല, മറിച്ച് ചിത്തത്തിന്റെ ഒരു സ്വഭാവവിശേഷമാണ് ചിത്തബലം എന്ന് പറയുന്നത്. ആഗ്രഹമുണ്ട് ധ്യാനിക്കാനിരിക്കുന്നയാളിന്, മനസ്സ് ഉദ്ദേശിക്കുന്ന നടത്തി നിൽക്കണമെന്ന്, പക്ഷെ മനസ്സ് നിൽക്കത്തില്ല, ഇച്ഛാശക്തി പ്രയോഗിച്ചാലും നിൽക്കത്തില്ല, വിഷയങ്ങളിലേക്ക് പോകും. പക്ഷേ യോഗ പരിശീലനം കൊണ്ട് ചിത്തബലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ചിത്തത്തിൻ്റെ ഒരു വഴക്കമാണ് മനസ്സിൻ്റെ. മനസ്സ് യോഗിയുടെ സങ്കല്പത്തിനനുസരിച്ച്, യോഗിയുടെ ഭാവനയ്ക്കനുസരിച്ച് ഏത് വിഷയത്തെയാണോ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിൽ നിൽക്കുന്നു. എത്ര യസ്മിൻ കാലേ ഉപരമതേ ചിത്രം ഉപരതിങ്കിച്ചതി. ചിത്തോപരമം അവിടെ സംഭവിക്കുന്നു. ചിത്തോപരമം എന്ന് പറഞ്ഞാൽ എന്താണ്? നിരുദ്ധം സർവതോ നിവാരിത പ്രചാരം യോഗ സേവയായി യോഗാനുഷ്ഠാന. ചിത്തം നിരുദ്ധമാകുന്നു. സർവതോ നിവാരിത പ്രചാരം എന്ന് പറയുന്നു. ഇതിന് യോഗശാസ്ത്രത്തിൽ പറയും ചിത്തത്തിന്റെ രണ്ട് പരിണാമങ്ങൾ, ഒന്ന് പ്രത്യയ പരിണാമം, മറ്റൊന്ന് നിരോധ പരിണാമം. അപ്പൊ ഈ ഒരു യോഗിയുടെ മനസ്സ് ചിത്തം ഈ രണ്ട് പരിണാമത്തിലായിരിക്കും, ഒന്ന് പ്രത്യയ പരിണാമത്തിൽ, മറ്റൊന്ന് നിരുദ്ധ പരിണാമത്തിൽ, അല്ലെങ്കിൽ നിരോധ പരിണാമത്തിൽ. പ്രത്യയ പരിണാമത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കും, ക്രിയാരൂപത്തിലായിരിക്കും മനസ്സ്. മനസ്സിന്റെ പരിണാമം എന്ന് പറയുന്നത് ക്രിയയാണ്, മനസ്സ് നടക്കുന്ന ചലനമാണ്. നിരോധം എന്ന് പറയുന്നത് ക്രിയയാണ്, പ്രത്യയവും ക്രിയയാണ്. നിരോധം എന്ന് പറയുമ്പോൾ അത് വളരെ സൂക്ഷ്മമാകും, സ്ഥൂലമായി വരുമ്പോൾ പ്രത്യയം എന്ന് പറയുന്നു. മനസ്സ് ഒരു വിഷയത്തെ സ്വീകരിക്കുന്നു, മനസ്സിന് ഉപരിധി വരുന്നു എന്ന് പറയുന്നത് എന്താണ്? മറ്റു വിഷയങ്ങളിലുള്ള പ്രത്യയങ്ങൾ നിരോധം സംഭവിക്കുന്നു. മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് സാധാരണഗതിയിൽ മനസ്സ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യയ പരിണാമമാണ്. ഓരോ വിഷയങ്ങളെ അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സ് സ്വയം തന്നെ ഓരോ വിഷയങ്ങളായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം മനസ്സ് തന്നെ സ്വയം വിഷയമായിട്ട് പിരിയുന്നു, വിഷയത്തെ ഗ്രഹിക്കുന്നവനായി തിരിയുന്നു, വിഷയത്തിന്റെ ഗ്രഹണമായി നിൽക്കുന്നു. ഇതെല്ലാം ചിത്തം തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് ചിത്തത്തിന്റെ പ്രത്യയ പരിണാമം. അത് വിഷയത്തെ ഗ്രഹിക്കുന്നവനായി നിൽക്കുമ്പോഴാണ് ഞാനെന്നറിയുന്നത്. വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ ഞാൻ എന്നെ അറിയുന്നു എന്നറിയുന്നു. അത് ചിത്തത്തിന്റെ മറ്റൊരു പരിണാമം. ആ ചിത്തം തന്നെ ഉള്ളിൽ സുഖമായും ദുഃഖമായും ഭയമായും ക്രോധമായും കാമമായും എല്ലാം നിൽക്കുന്നു. അത് ചിത്തത്തിന്റെ പരിണാമമാണ്. ഇതിന് പ്രത്യയ പരിണാമം എന്ന് പറയും. അതിൽ ഞാൻ ഇന്നതിനെ അറിയുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നതിനെ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ചിത്തത്തിന്റെ ഗ്രഹീതൃ പരിണാമം എന്ന് പറയും. അറിയുന്നു എന്ന് പറയുന്നതിന് ഗ്രഹണ പരിണാമം എന്ന് പറയും. എന്തിനാണോ അറിയുന്നത് ആ രീതിയിൽ ചിത്തം പരിണമിക്കുമ്പോൾ അതിന് ഗ്രാഹ്യ പരിണാമം എന്ന് പറയും. ഇതെല്ലാം ചിത്തത്തിന്റെ പ്രത്യയ പരിണാമങ്ങളാണ്. ഇത് യോഗിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യോഗി വിഷയത്തെ ധ്യാനിക്കുമ്പോൾ എന്നുവെച്ചാൽ യോഗ വിഷയത്തെ ആദ്യം എന്ത് ചെയ്യുന്നു? യോഗി അതിനെ ഭാവന ചെയ്യുന്നു. കാരണം വിഷയത്തെ ധ്യാനിക്കണമെങ്കിൽ ആദ്യം വിഷയത്തെ മനസ്സിൽ കൊണ്ടുവരണം, ചിത്തത്തിൽ കൊണ്ടുവരണം. വിഷയത്തെ ചിത്തത്തിൽ നിന്നും ബാഹ്യമായിരിക്കുന്ന അന്യമായിരിക്കുന്ന ഒരു വിഷയത്തെ ചിത്തത്തിന് ധ്യാനിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ധ്യാനിക്കുന്നതിന് വേണ്ടി ആദ്യം എന്താണ് ചെയ്യുന്നത്? താൻ എന്തിനെയാണോ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ ചിത്തത്തിൽ കൊണ്ടുവരുന്നു. ചിത്തത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ ഭാവന ചെയ്യുന്നു. ആ വിഷയത്തിന്റെ ഭാവന എന്ന് പറയുമ്പോൾ ചിത്തം തദാകാരത്തിൽ പരിണമിക്കുന്നു. ഒരാൾ സാളഗ്രാമത്തെ ധ്യാനിക്കുന്നു, ശിവലിംഗത്തെ ധ്യാനിക്കുന്നു, ശിവനെ ധ്യാനിക്കുന്നു. അവിടെ യോഗി എന്ത് ചെയ്യുന്നു? അതിനെ ഭാവന ചെയ്യുന്നു. ഭാവന ചെയ്യുമ്പോൾ ചിത്തം തദാകാരത്തിൽ പരിണമിക്കുന്നു. അങ്ങനെയുള്ള പരിണാമം അത് ചിത്തത്തിന്റെ പ്രത്യയ പരിണാമമാണ്. അങ്ങനെ പരിണമിക്കുമ്പോൾ അതേ ചിത്തം തന്നെ ഗ്രഹീതാവായി നിന്നുകൊണ്ട്, അതായത് ധ്യാനിക്കുന്നവനായി നിന്നുകൊണ്ട് ആ വിഷയത്തെ ഗ്രഹിക്കുന്നു. ചിത്തം തന്നെ മൂന്നായി പിരിഞ്ഞിരിക്കുന്നു. അതിനാണ് ധ്യാതാവ്, ധ്യാനം, ധ്യേയം എന്ന് യോഗശാസ്ത്രത്തിൽ വേറൊരു തരത്തിൽ പറയുന്നു. ഇതെല്ലാം ചിത്തത്തിന്റെ അവസ്ഥകളാണ്. എങ്ങനെ ഒരു ബന്ധം ചിത്തത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചിത്തത്തിന് നിരോധ പരിണാമം സംഭവിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ആ സമയം ചിത്തം ഒരു വിഷയമായി പരിണമിച്ചിരിക്കുകയും ചിത്തവൃത്തികൾ ആ ധ്യാതാവിനെ ആ വിഷയവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ചിത്തത്തിന്റെ മറ്റ് പരിണാമങ്ങളെല്ലാം തടയപ്പെടുന്നു. ചിത്തം മറ്റു തരത്തിൽ പരിണമിക്കുന്നില്ല. മറ്റു തരത്തിലുള്ള വിഷയങ്ങൾ ചിത്തത്തിലില്ല, മറ്റു തരത്തിലുള്ള വിഷയഗ്രഹണമില്ല, മറ്റ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നവനുമില്ല. അതാണ് ചിത്തത്തിന്റെ നിരോധ പരിണാമം. അപ്പൊ യോഗിയിൽ ഇത് രണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. യോഗി എപ്പോഴാണോ തന്റെ വിഷയത്തെ ധ്യാനിക്കുന്നത്, ധ്യേയ വിഷയത്തെ ധ്യാനിക്കുന്നത്, അപ്പോൾ ചിത്തം സ്വാഭാവികമായും നിരോധാവസ്ഥയിൽ വരുന്നു. അപ്പോ ഒരു ഭാഗത്ത് പ്രത്യേക പരിണാമവും മറ്റു ഭാഗങ്ങളിലെല്ലാം നിരോധ പരിണാമവുമായിട്ട് ചിത്രിക്കുന്നു. അപ്പോ പ്രത്യേക പരിണാമത്തിൽ നിന്ന് പ്രത്യേക സംസ്കാരം ഉണ്ടാകും, നിരോധ പരിണാമത്തിൽ നിന്ന് നിരോധ സംസ്കാരം ഉണ്ടാകും. ഇതെല്ലാം യോഗികളുടെ പരിഭാഷകളാണ്. നിരോധ പ്രത്യേക സംസ്കാരം കൊണ്ടെന്ത് വരുന്നു, എന്താണോ ചിത്തത്തിൽ സംഭവിക്കുന്നത് ഉടൻ തന്നെ അതിനനുസരിച്ച് ചിത്തത്തിൽ പരിണാമങ്ങളുണ്ടാവും. അപ്പോ ചിത്തത്തിൽ ഒരു വിഷയത്തിൽ ഏകാഗ്രമാകുമ്പോൾ, മനസ്സ് ഒരു തവണ ഏകാഗ്രമാകുമ്പോൾ ഉടൻ അതിനനുസരിച്ചുള്ള സംസ്കാരം അവിടെ ഉണ്ടാകും. ഉണ്ടാകുമ്പോൾ വീണ്ടും ആ വിഷയത്തിൽ മനസ്സിന് തുടർന്ന് നിൽക്കുന്നതിനുള്ള ബലം ഉണ്ടാകുന്നു. അതാണ് ഇവിടെ പറയുന്നത് ചിത്തബലം, യോഗാഭ്യാസ ബലം. ആ സംസ്കാരം ഉണ്ടാകുന്നു, പ്രത്യേക സംസ്കാരം. ആ പ്രത്യേക സംസ്കാരം ആ പ്രത്യേകത്തോട് കൂടി ചേരുന്നു. അപ്പോൾ പ്രത്യേകത്തിന് ശക്തി ഉണ്ടാകുന്നു. അപ്പോൾ ആ വിഷയത്തിൽ തന്നെ വീണ്ടും തുടർന്ന് തുടർന്ന് നിൽക്കുന്നതിനുള്ള ശക്തി ആ ചിത്തവൃത്തിക്ക് വരുന്നു. അതേസമയം തന്നെ മറ്റ് വിഷയങ്ങളിൽ സംബന്ധിച്ച് ചിത്തവൃത്തികൾ ഉണ്ടാകാത്തതുകൊണ്ട് അവിടെ നിരോധ സംസ്കാരം, മറ്റു വൃത്തികളുടെ നിരോധം സംഭവിക്കുന്നു. നിരോധം സംഭവിച്ചിട്ട് അതിന്റെ സംസ്കാരം ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രത്യേക സംസ്കാരവും നിരോധ സംസ്കാരവും കൂടി ചേർന്നിട്ട് ധ്യാനത്തിന് സ്ഥായി ഭാവത്തെ കൊടുക്കുന്നു. വിഷയങ്ങളിലേക്ക് മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ചിത്തബലം കൊണ്ട് ഏതിലാണോ മനസ്സ് ഉറച്ചത് അതിൽ സ്ഥായിയായി നിൽക്കുന്നു. സ്ഥായിയായി നിൽക്കുകയെന്ന് വെച്ചാൽ അവിഛിന്നമായും നിരന്തരമായി വിച്ഛേദം സംഭവിക്കാതെ. അപ്പോൾ ആ പ്രത്യേക സംസ്കാരത്തിൻ്റെയും നിരോധ സംസ്കാരത്തിൻ്റെയും ബലം കൊണ്ട് പിന്നെ ചിത്തത്തിന് വിച്ഛേദം സംഭവിക്കുന്നില്ല. അതായത് മുറിഞ്ഞു മുറിഞ്ഞല്ല, മനസ്സ് ഒരേ തരത്തിൽ തന്നെ നിൽക്കുന്നു. മനസ്സ് ഏകാഗ്രമായി ധ്യേയ വിഷയത്തിൽ തന്നെ കൂടുതൽ സമയം നീക്കുന്നു. അതാണ് ചിത്തബലം വേണമെന്ന് പറഞ്ഞത്. അത് ഈ അഭ്യാസം കൊണ്ട്, അഭ്യാസേനതും എന്ന് പറഞ്ഞിരിക്കുന്ന അഭ്യാസം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ചിത്തത്തിൽ ചിത്തം തന്നെ സൃഷ്ടിച്ച വിഷയത്തിൽ നിൽക്കുന്നു. അതിൽ അതിന് ഒന്ന് പ്രത്യേക ആവൃത്തി എന്നും പ്രത്യേകതാനത എന്നും പറയും. പ്രത്യേക ആവൃത്തി എന്ന് പറയുന്നത് ഒരാൾ ഒരു വിഷയത്തെ ഭാവന ചെയ്യുന്നു, എന്തോ ആയിക്കൊള്ളട്ടെ, യോഗിയുടെ വിഷയം, ചിത്തത്തിന്റെ വിഷയം. അപ്പൊ ചിത്തം ആ വിഷയത്തെ ചിത്തം സൃഷ്ടിക്കുകയാണെന്ന് വെച്ചാൽ ചിത്തം ആ രീതിയിൽ പരിണമിച്ച് ആ വിഷയത്തെ സൃഷ്ടിച്ച് ചിത്തം അതുമായിട്ട് ബന്ധപ്പെടുന്നു. ധ്യാതാവ് ധ്യാനിക്കുന്നവൻ ആ വിഷയവുമായി ചിത്തവൃത്തി കൊണ്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ മറ്റു വിഷയങ്ങളുടെ വിഷയങ്ങളെവിടെയും കടന്നു വരും, മറ്റു വിഷയങ്ങളിലേക്ക് ചിത്തം പരിണമിക്കാൻ തുടങ്ങും. അപ്പം അതിന് വിച്ഛേദം സംഭവിക്കും, വൃത്തിഭംഗം എന്ന് പറയും, വൃത്തിഭംഗം സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ വീണ്ടും അയാൾ ഇച്ഛാശക്തി കൊണ്ട് അവിടെ ഇച്ഛാശക്തി ഉപയോഗിക്കുന്നു, വീണ്ടും ആ വിഷയത്തെ സങ്കല്പിക്കുന്നു, വിഷയത്തിലേക്ക് വീണ്ടും മനസ്സിനെ ബന്ധപ്പെടുത്തുന്നു. അപ്പോൾ അവിടെ എന്തു വരുന്നു, പ്രത്യാവർത്തി സംഭവിക്കുന്നു. അതായത് വൃത്തിഭംഗം വരുന്നിടത്ത് പ്രത്യാവർത്തി സംഭവിക്കുന്നു. വീണ്ടും വീണ്ടും നമ്മൾ ധ്യാനിക്കുന്നതിന് ശ്രമം, ശ്രമിക്കും തോറും ചിത്തം വിഷയത്തിൽ നിന്ന് വിട്ടുപോകുക. ഏത് വിഷയത്തെയാണോ ചിത്തം സങ്കല്പിച്ചത് ആ വിഷയത്തിൽ നിന്ന് ചിത്തം വിട്ടുപോകുക, വീണ്ടും അവിടെ പരിശ്രമിക്കുക. അപ്പോൾ പ്രത്യാവർത്തിയും വൃത്തിഭംഗവും രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ധ്യാനത്തിന്റെ ശ്രമം എന്ന് പറയുന്നത്. പക്ഷെ ഇതുകൊണ്ട് വരുന്ന ഗുണം എന്താണ്, ഇങ്ങനെ വരുമ്പോൾ അവിടെ നിരോധ സംസ്കാരം കൂടി വരുന്നു. കാരണം അങ്ങനെ ഓരോ തവണയും ചിത്തം താൻ സൃഷ്ടിച്ച വിഷയത്തിൽ, തൻ്റെ സങ്കല്പശക്തി കൊണ്ട് സൃഷ്ടിച്ച വിഷയത്തിൽ ഏകാഗ്രപ്പെടുമ്പോൾ അതിൻ്റെ അഭ്യാസം കൊണ്ട് ഈ പ്രത്യയഭംഗം അല്ലെങ്കിൽ ചിത്തഭംഗത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. അങ്ങനെ ചിത്തഭംഗത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതാണ് പ്രത്യേകതാനതാന്ന് യോഗശാസ്ത്രത്തിൽ പറയുന്നു. അപ്പോൾ ചിത്തം ക്രമേണ ആ താൻ സങ്കല്പിച്ച സൃഷ്ടിച്ച വിഷയത്തിൽ തന്നെ ചിത്തം ഉറച്ചു നയിക്കുന്നു. അതാണ് ധ്യാനത്തിന്റെ സ്ഥായി ഭാവം. അവിടെയാണ് ചിത്തനിരോധ സംഭവം. ചിത്തനിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനോവൃത്തികളെയും ബന്ധിക്കുക എന്നുള്ള അർത്ഥമല്ല, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കി കളയുക എന്നുള്ള അർത്ഥമല്ല. ഒരു വിഷയത്തിൽ മനസ്സ് ഏകാഗ്രമാകുന്നതുകൊണ്ട് മറ്റ് വിഷയങ്ങളിലുള്ള ചിത്തപ്രചാരം, യോഗ ഭാഷയെ പറയുന്ന ചിത്തപ്രചാരം, അത് തന്നെയാണ് ഇവിടെയും പഠിച്ചിരുന്നത്, നിവാരിത ചിത്തപ്രചാരം. ആ ചിത്തപ്രചാരത്തെ നിവാരിതമാക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവിടെയെല്ലാം ചിത്തപ്രചാരത്തിന് പകരം ചിത്തനിരോധ സംഭവിക്കുക. ആ ചിത്തനിരോധ സംഭവിക്കുന്നത് സഹജമായിട്ടാണ്. അതിന് ഇയാൾക്കൊന്നും പ്രവർത്തിക്കാനില്ല. ധ്യാനിക്കുന്നവൻ ചിത്ത നിരോധത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, മറിച്ച് അയാൾ എന്താണ് ചെയ്യുന്നത്? പ്രത്യാവർത്തിയാണ് അയാൾ ചെയ്യുന്നത്. അപ്പൊ ചിത്ത നിരോധം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു അഭ്യാസം ചെയ്യുകയാണ്, അതല്ല. മറിച്ച് പ്രത്യാവർത്തി ചെയ്യും. പ്രത്യാവർത്തി എന്ന് പറഞ്ഞാൽ താൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ മനസ്സിനെ നിർത്തുന്നു, അതിന് വിച്ഛേദം സംഭവിക്കുന്നു, വീണ്ടും നിർത്തുന്നു, വീണ്ടും വിച്ഛേദം സംഭവിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ചിത്തപ്രചാരങ്ങൾ ഇല്ലാതാകുന്നു, മറ്റു വിഷയങ്ങളിലേക്ക് ചിത്തം പോകുന്നില്ല. അതിനാണ് ഇവിടെ പറയുന്നത് സർവതോ നിവാരിത പ്രചാരം. മറ്റുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചിത്തത്തെ നിരോധിക്കുക, അതിന്റെ പ്രചാരങ്ങൾ, അതിന്റെ പരിണാമങ്ങൾ, പ്രചാരം എന്ന് വെച്ചാൽ പരിണാമം, ചിത്തപരിണാമങ്ങളെ നിരോധിക്കുക. ഇതിൽ തന്നെ അഭ്യാസത്തിന്റെ രണ്ടു തരത്തിൽ, ഒരാൾ ആദ്യം ചിത്തത്തെ ധ്യേയ വിഷയത്തിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ മനസ്സ് അതിനെ സങ്കല്പിക്കുന്നു, ഉടൻ തന്നെ മനസ്സ് പൂർവ്വ സംസ്കാരം കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ബാഹ്യ നിമിത്തങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും വിഷയങ്ങളിലേക്കും മനസ്സ് പോകുന്നു, അതായത് മറ്റു വിഷയങ്ങളെയും സങ്കല്പിക്കുന്നു. ഒന്നുകിൽ അനുഭൂതമായ വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ബാഹ്യമായി ഇന്ദ്രിയ ഗ്രഹിക്കുന്ന വിഷയങ്ങളായിരിക്കും. അപ്പോൾ അത്തരം വിഷയങ്ങളെ ഗ്രഹിക്കാൻ പോകുന്നു. വീണ്ടും ചിത്തം അത്തരം വിഷയങ്ങൾ മുഴുകുമ്പോൾ ധ്യാനിക്കുന്നവൻ അതിനെ മനസ്സിലാക്കിയിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു, താൻ സങ്കല്പിക്കുന്ന വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇത് തുടക്കം. ഇതിൽ അയാൾ കുറച്ച് ശീലം വരുമ്പോൾ, ചിത്തത്തിനെതിരെ ശീലമായി വരും, വീണ്ടും വീണ്ടും ഒരു വിഷയത്തെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാനും മനസ്സതിൽ ഉറക്കാനും ശീലം വരുമ്പോൾ എന്ത് വരുന്നു? ഈ പറയുന്ന പുറമെയുള്ള ചിത്തപ്രചാരം അത് കുറയുന്നു. അതായത് ചിത്തത്തിന്റെ പ്രത്യയഭംഗം സംഭവിച്ചാണ്. പ്രത്യയഭംഗം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ ധ്യാനിക്കുന്നു, പെട്ടെന്ന് ആ വിഷയത്തിൽ നിന്ന് മനസ്സ് വിട്ടുപോകും, അതാണ് പ്രത്യയഭംഗം. അങ്ങനെ പ്രത്യയഭംഗം സംഭവിച്ചു കഴിഞ്ഞാലും ചിത്തത്തിന്റെ ബാഹ്യപ്രചാരം പഴയതുപോലെ ഉണ്ടാകത്തില്ല. അതായത് മനസ്സ് നാനാ പ്രദേശത്തേക്ക് ഓടത്തില്ല, മനസ്സ് കുറേയൊക്കെ സ്വാധീനമായി വരും. സ്വാധീനമായി വരിക എന്ന് പറഞ്ഞാൽ ഏകാഗ്രത സിദ്ധിക്കത്തില്ല. ഏകാഗ്രതയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, വീണ്ടും അതിന് ശ്രമിക്കാം. ആ ഏകാഗ്രത നഷ്ടപ്പെടുന്ന സമയത്ത് ചിത്തം പഴയതുപോലെ നാനാ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കത്തില്ല, മറിച്ച് മനസ്സിൽ ഒരു ശൂന്യത അനുഭവപ്പെടും. അതായത് വിഷയത്തിൽ, താൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ മനസ്സ് എത്താതിരിക്കുക, എന്നാൽ മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് പോകാതിരിക്കുക. അതിന് യോഗശാസ്ത്രത്തിൽ പറയുന്നത് മനസ്സിന്റെ കഷായാവസ്ഥ എന്ന് പറയും. അപ്പോ അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോ അവിടെയും എന്ത് വരുന്നു? അവിടെയും ചിത്തബലം കൊണ്ട് യോഗി അതിനെ അതിജീവിക്കുന്നു. അതായത് നിരന്തരമായ ചിത്തപ്രവാഹം ധ്യേയ വിഷയത്തിൽ തന്നെ നിർത്തുന്നതിന് യോഗിക്ക് കഴിയുന്നു. ആ സമയം മറ്റുള്ള ചിത്തപ്രചാരങ്ങൾ കുറയുന്നു. നിവാരിത ചിത്തപ്രചാരം യോഗസേവയ, അതാണ് യോഗസേവ എന്ന് പറയുന്നത്. സേവ എന്ന് പറയുന്നത് തുടർന്നുള്ള അഭ്യാസം. അഭ്യാസം തുടർന്ന് നിൽക്കുന്നതിനാണ് സേവ എന്ന് പറയുന്നത്. പറയുന്നു യോഗ അനുഷ്ഠാനം. അപ്പൊ യോഗിയുടെ ശരിയായ തയ്യാറെടുപ്പ്, പിന്നീട് ബാഹ്യ നിഷ്ഠകൾ, നേരത്തെ പറഞ്ഞ ആഹാര വിഹാരാദികളുള്ള നിഷ്ഠകൾ, ഇതെല്ലാം കൊണ്ട് ഇതെല്ലാം ഒരാൾ അനുഷ്ഠിച്ചുകൊണ്ട് അതോടൊപ്പം ഈ മാനസികമായ അഭ്യാസം, ഇഷ്ടവിഷയത്തിലുള്ള ചിത്ത പ്രത്യാവർത്തി, അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ചിത്തത്തിന്റെ ഒരു ശീലമായി വന്നു കഴിഞ്ഞാൽ പറയുന്നു, എത്ര ചെയ്യുക യസ്മിശ്ചക്കാലേ ആത്മന സമാധി പരിശുദ്ധേന അന്ധക്കണ്ണേന ആത്മാനം പരം ചൈതന്യം സർവതോജ്യോതിസ്വരൂപം പശ്യൻ ഉപലപമാനഹ സ്വയവ ആത്മനി തുഷ്ടി തുഷ്ടിയും ഭജതേ. എത്ര ജീവ യസ്മിശ്ചകാല ആത്മന സമാധി പരിശുദ്ധേന അന്ധക്കരണേന. അപ്പോ ഇവിടെ പറയുന്നു, ഇങ്ങനെ ചിത്തത്തിന്റെ പ്രത്യേക ആവൃത്തി അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ചിത്തത്തിന് ഏകദാനത വരുന്നു. അതായത് പ്രത്യേക ഭംഗം വരാതെ, അല്ലെങ്കിൽ പ്രത്യേക ഭംഗത്തിന്റെ അളവ് കുറച്ചുകൊണ്ട്, അതിന്റെ കാലം കുറച്ചുകൊണ്ട് ആ ചിത്തത്തിന് ഒരു ബലമുണ്ടാകും. എങ്ങനെ? ആ യോഗി ധ്യാനിക്കുന്ന വിഷയത്തിൽ തന്നെ നിരന്തരം ആ വിഷയാകാരത്തിൽ തന്നെ പരിണമിക്കുന്നതിന്, ചിത്തത്തിന്റെ ആധ്യായ ആകാരത്തിലുള്ള നിരന്തര പരിണാമം, അതിനാണ് പ്രത്യേക ഏകതാനത എന്ന് പറയുന്നത്. ആ അങ്ങനെയുള്ള ഒരു പരിണാമത്തിൽ എന്താണോ, ഒന്ന് തുടക്കത്തിൽ യോഗി തന്റെ ഇച്ഛാശക്തി ഉപയോഗിക്കുന്നു, ചിത്തത്തിന്റെ ബലത്തെ അപേക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് അഭ്യാസം കൊണ്ട് ഇത് ചിത്തത്തിനൊരു ശീലമായി തീരുമ്പോൾ, അവിടെ പറഞ്ഞല്ലോ ഓരോ അഭ്യാസവും ചിത്തത്തിൽ ഓരോ സംസ്കാരത്തെ ഉണ്ടാക്കുന്നു, സംസ്കാര പരിണാമത്തെ ഉണ്ടാകുന്നു. പ്രത്യേക സംസ്കാരവും നിരോധ സംസ്കാരവും രണ്ടും ഉണ്ടാകുന്നു. ഈ സംസ്കാര ബലം കൊണ്ട് യോഗിയുടെ പരിശ്രമം കൂടാതെ, ഇച്ഛാശക്തി കൂടാതെ, ചിത്തബലത്തെ അപേക്ഷിക്കാതെ ചിത്തം സഹജമായി തന്നെ ആ ധ്യേയാകാരത്തെ പ്രാപിച്ചിരിക്കുന്നു, ധ്യാനിക്കുന്ന വിഷയാകാരത്തെ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അതിനാണ് ചിത്തസമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ ചിത്തത്തിന് ഇളക്കമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ചിത്തത്തിന്റെ ഏകതാനത എന്ന് പറയുന്നു, ഏകരൂപത്തിലുള്ള പരിണാമം. ഏകരൂപത്തിലുള്ള പരിണാമം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഒരാൾ ധ്യാനിക്കുമ്പോൾ ആ ധ്യാതാവിന്റെ നിലയിൽ അയാൾ നിൽക്കുന്നു, അതേസമയം ധ്യാനം എന്ന് പറയുന്ന ഒരു അഭ്യാസമായി അയാൾ നിൽക്കുന്നു. പിന്നീട് അയാൾ തന്റെ ഭാവന കൊണ്ട് സൃഷ്ടിച്ച വിഷയവുമുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഏകപരിണാമമല്ല ചിത്തത്തിന്, മറിച്ച് ചിത്തത്തിന്റെ ഏകപരിണാമം. അതാണ് അതിന് തത്രേകത്താനത ധ്യാനം യോഗസൂത്രത്തിൽ പറയുന്നു. അവിടെ ഏകപരിണാമത്തിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ഈ സംസ്കാര ബലം കൊണ്ട്, പ്രത്യേക ആവൃത്തി കൊണ്ട് അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ആ സംസ്കാരം, മറ്റ് ചിത്തപ്രചാരങ്ങളെ നിരോധിച്ചുകൊണ്ട് ഉണ്ടാകുന്ന സംസ്കാരം, മറ്റ് ചിത്തപ്രചാരങ്ങളെ നിരോധിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സംസ്കാരത്തെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. പരം വൈരാഗ്യം, വശീകാര വൈരാഗ്യം എന്നെല്ലാം പറയുന്നു. അത് ആ വൈരാഗ്യം എന്ന് പറയുന്നത് എന്താണ്? ചിത്തത്തിന്റെ ഒരു അവസ്ഥാവിശേഷമാണ്, അത് നിരോധരൂപത്തിലുള്ളതാണ്. മറ്റു പ്രത്യയങ്ങളെ നിരോധിക്കുമ്പോൾ ചിത്തത്തിന് വന്നു ചേരുന്ന ഒരു പരിണാമമാണ്, ഒരു അവസ്ഥയാണ്, ചിത്തത്തിന് വന്നു ചേരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള നിരോധപരിണാമം. അതാണ് വൈരാഗ്യം. അപ്പൊ അതുകൊണ്ട് ചിത്തം മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല, മറിച്ച് എന്ത് വരുന്നു? ആ ധ്യേയമായ വിഷയരൂപത്തിൽ തന്നെ ചിത്തം നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അവിടെ ദീകഗോചരം എന്ന് പറയുന്ന ചിത്തം അവിടെ ഒരു രൂപത്തിൽ മാത്രം നിൽക്കുന്നു. അപ്പോൾ അവിടെ ചിത്തത്തിന് പിന്നീട് ചലനം സംഭവിക്കുന്നില്ല. ചിത്തത്തിന്റെ പരിണതമായ ഒരു അവസ്ഥയാണ്, ചിത്തം പരിണമിച്ചിരിക്കുന്നതാണ്. അങ്ങനെ പരിണമിച്ചിരിക്കുന്ന ചിത്തത്തിൽ മറ്റു പരിണാമങ്ങൾ ഉണ്ടാകുന്നു. ധ്യാനിക്കുന്നവനെന്ന് പറയുന്ന ഒരവസ്ഥയില്ല, ധ്യാനം എന്ന് പറയുന്ന പ്രക്രിയയില്ല. ഇതെല്ലാം ചിത്തത്തിന്റെ പരിണാമങ്ങളാണ്. ഇത്തരം പരിണാമങ്ങളെല്ലാം തീർന്ന് ചിത്തം കേവലം ആ വിഷയരൂപത്തിൽ നിൽക്കുന്നു. എന്തിനാണോ ധ്യാനിച്ചത് ആ രൂപത്തിൽ തന്നെ നിൽക്കുന്നു ചിത്തം. അതാണ് സമാധി. ആ സമാധി ധ്യാനിക്കുന്ന വിഷയത്തിന്റെ സ്വഭാവം അനുസരിച്ച് ആണ് ഈ സമാധിക്ക് ഒരുപാട് പേരുകൾ വരുന്നത്. സബീജം, നിർബീജം, അങ്ങനെ സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം ഇങ്ങനെ സാങ്കേതികമായ ഒരുപാട് പരിഭാഷകളൊക്കെ വരുന്നത് മുഖ്യമായി വരുന്നത് ആ അധ്യായ വിഷയത്തിനനുസരിച്ചിട്ടാണ്. ഇവിടെ ധ്യാനിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എന്താണ്? ആത്മന സമാധി പരിശുദ്ധേന അന്ധകരണേന. സമാധി പരിശുദ്ധി കൊണ്ട് സമാധി ചിത്തത്തിന്റെ സമാധി പരിശുദ്ധി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്താണ്? അതായത് ചിത്തപ്രചാരങ്ങളെ ബാക്കി ചിത്തത്തിന്റെ പരിണാമങ്ങളെല്ലാം നിരോധിച്ചിട്ട് ചിത്തം ആ ധ്യേയ വിഷയം മാത്രമായി നിൽക്കുന്നതാണ്. അതാണ് ചിത്തത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത്. ചിത്തത്തിൽ എത്രമാത്രം പ്രത്യയങ്ങൾ കുറയുമോ അത്രമാത്രം ചിത്തം പരിശുദ്ധമാകുന്നു. പ്രത്യയങ്ങളെന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്തത്തിന്റെ അവസ്ഥ, അതാണ് ചിത്തപ്രത്യയങ്ങളെന്ന് പറയുന്നത്. അത് എത്രമാത്രം കുറയാമോ അത്രമാത്രം ചിത്തം പരിശുദ്ധമാകുന്നു. ഈ ധ്യാനം അല്ലെങ്കിൽ സമാധി അതുമായി ബന്ധപ്പെടുന്ന ചിത്തത്തിന്റെ പരിശുദ്ധി അതാണ്. സാധാരണ ചിത്തപരിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ചിത്തത്തിൽ നിന്ന് കാമക്രോധങ്ങൾ അകന്നിരിക്കുന്നതാണ് ചിത്തപരിശുദ്ധി. അത് കർമ്മയോഗം കൊണ്ട് സാധിക്കേണ്ട ചിത്തപരിശുദ്ധിയാണ്. ഇവിടെ യോഗിയുടെ ചിത്തശുദ്ധി എന്ന് പറയുന്നത് അതല്ല, അത് പരം വൈരാഗ്യം, അതിനോട് ചേർന്നിരിക്കുന്ന ചിത്തശുദ്ധിയാണ്. പരം വൈരാഗ്യം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? എല്ലാ മറ്റല്ല യോഗിയുടെ ധ്യേയമായ വിഷയം ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ചിത്തപ്രചാരങ്ങളെയും നിരോധിക്കുന്നു. അങ്ങനെ നിരോധിച്ചു കഴിയുമ്പോൾ ചിത്തം ധ്യേയ രൂപത്തിൽ മാത്രം നിൽക്കുന്നു. അങ്ങനെ ഒരു ശീലം ചിത്തത്തിന് വരുന്നു. അതാണ് ചിത്തത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത്. അപ്പം മറ്റ് പ്രത്യയങ്ങൾ അവിടെ നിരോധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ചിത്തം നിരോധ സംസ്കാരത്തെ ആണ് മുഖ്യമായും ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ ചിത്തം പരിശുദ്ധമാകുന്നു എന്ന് പറയുമ്പോൾ മറ്റ് പ്രത്യയങ്ങൾ അവിടെ ഇല്ല. നമുക്കറിയാമല്ലോ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുമ്പോൾ മനസ്സ് കലുഷിതമാകുന്നു. അതാണ് മനസ്സിന്റെ കാലുഷ്യം അല്ലെങ്കിൽ അസ്വാസ്ഥ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അവിടെ നാനാതരത്തിൽ മനസ്സ് പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. നാനാ വിചാരങ്ങളെന്ന് നമ്മൾ പറയും. ഏക വിചാരമാകുമ്പോഴോ മറ്റു വിചാരങ്ങളൊന്നും അവിടെ ഇല്ലാതെ വരും. അപ്പൊ ചിത്ത ശാന്തമാകുന്നു, ചിത്ത ഏകാഗ്രമാകുന്നു. അതുതന്നെ യോഗിയുടെ അഭ്യാസം കൊണ്ടങ്ങനെ സംഭവിക്കുന്നു. സാധാരണ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാറുണ്ട്. ചിന്തകൾ കുറഞ്ഞു വരുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു, ചിന്തകൾ കൂടുമ്പോൾ മനസ്സ് കലുഷിതമാകുന്നു. യോഗിയുടെ അഭ്യാസം കൊണ്ട് താൻ തന്റെ ധ്യേയമായ വിഷയത്തിൽ ചിത്തത്തെ നിർത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ചിത്തത്തിന് ഏകപരിണാമം മാത്രമേ ഉള്ളൂ. ചിത്തം കേവലം ആ ധ്യേയ രൂപത്തിൽ മാത്രം നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അതിനെ സമാധി എന്ന് പറയുന്നു. ആ സമാധി ഭേദം വരുന്നത് ധ്യാനിക്കുന്ന വിഷയമനുസരിച്ച്. ഇവിടെ പറയുന്നത് എന്താണ്? സമാധി പരിശുദ്ധേന അന്ധകരണേന. അങ്ങനെ ഈ യോഗബലം കൊണ്ട് യോഗബലത്തെ ആർജിച്ച ആ ചിത്തം അതിന്റെ പ്രത്യേകദാനത കൊണ്ട് നിരോധ സംസ്കാരത്തോടുകൂടി ചേർന്ന് പരം വൈരാഗ്യത്തോടുകൂടി ആ വിഷയ ധ്യേയ വിഷയത്തിൽ തന്നെ ചിത്തം നിൽക്കുന്ന ആ ചിത്തം, അങ്ങനെയുള്ള ചിത്തം എന്ത് ചെയ്തു? ആത്മാനം പരം ചൈതന്യം സർവതോ ജ്യോതിസ്വരൂപം പശ്യൻ. ഇവിടെ യോഗി ധ്യാനിക്കുന്ന എന്താണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഭഗവത് ധ്യാനത്തെ കുറിച്ച് പറഞ്ഞു, ആത്മധ്യാനത്തെ കുറിച്ചും പറയും. എന്തായാലും അവസാനം എത്തിച്ചേരുന്നത്, ചിത്തം എത്തിച്ചേരുന്നത് ഒരിടത്ത് തന്നെ എന്താണ്? ആത്മാനം പരം ചൈതന്യം സർവതോ ജ്യോതിസ്വരൂപം. ജ്യോതിസ്വരൂപത്തിലിരിക്കുന്ന ജ്യോതിസ് എന്ന് പറയുമ്പോൾ ധരിച്ചുള്ളത് പ്രകാശമാണ്, അല്ലെങ്കിൽ സൂര്യനെക്കാളും വലിയൊരു പ്രകാശം, അങ്ങനെ തിരിച്ചുള്ളരുത്. ജ്യോതിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചൈതന്യമാണ്, ചേതനം, ചൈതന്യം, ശുദ്ധമായ ചിത്തത്തിന്റെ കലർപ്പില്ലാത്തതായ ചൈതന്യം, ചിത്തവൃത്തികളുടെ കലർപ്പില്ലാത്തതായ ശുദ്ധ ചൈതന്യം, ചൈതന്യസ്ഫുരണം. ആ ചൈതന്യത്തെ പരിശുദ്ധേന അന്ധകരണേന പശ്യൻ ഉപലഭമാന. ആ ചൈതന്യത്തിന്റെ ഉപലബ്ധി ഉണ്ടാകുന്നു ചിത്തം. ആ ചൈതന്യത്തിന്റെ ഉപലബ്ധി, ചൈതന്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന എന്താണ്? അത് നിർഗുണമാണ്, നിഷ്ക്രിയമാണ്, ഉടസ്ഥമാണ്. അങ്ങനെയിരിക്കുന്ന ആ ചൈതന്യത്തിന്റെ ഇവിടെ പറയുന്നു പശ്യൻ ഉപലഭമാന, അതിന്റെ ഉപലബ്ധി ഉണ്ടാകുന്നു എന്നാണ്. അപ്പോ എങ്ങനെ ചിത്തത്തിന് ചൈതന്യത്തിന്റെ ഉപലബ്ധി ഉണ്ടാകും? ചിത്തം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ്, അത് ക്ഷണപരിണാമിയാണ്. ഇതൊക്കെയാണ് ചിത്തം. അങ്ങനെയാണെങ്കിലും ചിത്തത്തിന്റെ ഒരു സവിശേഷത എന്താണ്? അത് അത്യധികം ഉടയോഗിയുടെ ചിത്തം, അത്യധികം സ്വച്ഛമാണ്, സാത്വികമാണ്. അതാണ് ചിത്തത്തിന്റെ, യോഗിയുടെ ചിത്തത്തിന്റെ സവിശേഷത. അഭ്യാസം കൊണ്ട് ചിത്തം സ്വച്ഛമായി തീരുന്നു. ചിത്തം എങ്ങനെ സ്വച്ഛമായി തീരുന്നു? അത് വൃത്തി നിരോധം കൊണ്ട്. മറ്റ് വൃത്തികളെല്ലാം നിരോധിച്ച് ധ്യേയമായ വിഷയത്തെ മാത്രം ആലംബമാക്കുന്ന ചിത്തം, ആ ചിത്തം സ്വച്ഛമായിരിക്കും. അത് ധ്യേയമായ വിഷയവും എന്താണ് ഇവിടെ? ആ ചൈതന്യത്തെ, ജ്യോതിസിനെയാണ് യോഗി ധ്യാനിക്കുന്നത്. പരമചൈതന്യത്തെയാണ് ധ്യാനിക്കുന്നത്, ഈശ്വരനെയാണ് ധ്യാനിക്കുന്നത്. അങ്ങനെ ധ്യാനിക്കുമ്പോൾ ചിത്തം സ്വച്ഛമായിത്തീരുന്നു. സ്വച്ഛമായിത്തീരുമ്പോൾ ആ ചിത്തത്തിന് ആ ആത്മചൈതന്യത്തിന്റെ പ്രതിഫലനത്തെ സ്വീകരിക്കുന്നതിനുള്ള കഴിവുണ്ടാവും. അതാണ് പശ്യൻ ഉപലഭമാന എന്ന് പറയുന്നത്. അപ്പോ ആത്മാവ് അതിന്റെ ശുദ്ധമായ രൂപത്തിൽ അതിനെ മറ്റൊന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, മറ്റൊന്നിനത് വെളിപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ സ്ഫുരണത്തിന് മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ല, ചിത്തത്തിന്റെ ആവശ്യമില്ല. പക്ഷേ യോഗിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? യോഗി തന്റെ ചിത്തത്തെ അത്രയും സൂക്ഷ്മവും സ്വച്ഛവുമാക്കിയിട്ട് ആ ആത്മപ്രകാശത്തിന്റെ പ്രതിഫലനത്തെ അവിടെ സ്വീകരിക്കുകയാണ്. അതാണ് യോഗിയുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. എത്രമാത്രം ചിത്തത്തിന് ഏകാഗ്രതയും സ്വച്ഛതയും വരുന്നോ അതിനനുസരിച്ച് ആ ചിത്തത്തിൽ ആത്മപ്രതിഫലനം വർദ്ധിച്ചു വരും. എങ്ങനെയാണ് സൂര്യ ജ്യോതിസ് സ്വച്ഛമായ തലത്തിൽ പ്രതിഫലിക്കുന്നത്? സ്വച്ഛമായ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നു. അങ്ങനെ പ്രതിഫലിക്കുമ്പോൾ അവിടെ കാഴ്ചക്കാരന് പ്രകാശം കൂടുതൽ അനുഭവപ്പെടുന്നു. അതിനെ പ്രതിഫലിപ്പിക്കുന്ന വസ്തുവിന്റെ സ്വച്ഛത അനുസരിച്ച് കാഴ്ചക്കാരന്റെ പ്രകാശാനുഭവം തീവ്രം, തീവ്രതരം, തീവ്രതമം, അങ്ങനെ ഏറിയേറി വരുന്നു. അതുപോലെ ചൈതന്യം എന്ന് പറയുന്നത് എല്ലാ ജീവന്മാരും സദാ ചൈതന്യത്തെ സ്ഥിതി ചെയ്യുന്നു, ചൈതന്യത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചൈതന്യത്തിലൂടെയാണ് അവന്റെ എല്ലാ മാനസിക വ്യാപാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മാനസിക വ്യാപാരങ്ങളിലൂടെയെല്ലാം ചൈതന്യം പ്രകടമായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രകടമായി കൊണ്ടിരിക്കുന്നു എങ്കിലും അവൻ ആ ചൈതന്യം പ്രകടമാകുന്ന ഉപാധി അത് മലിനമായതുകൊണ്ട് അവൻ ആ ചൈതന്യത്തിന്റെ അതിന്റെ തനിമയും, അതിന്റെ തനിമയെന്ന് പറയുന്നതാണ് അതിന്റെ സത്വ ചിത്താനന്ദ രൂപത്തിൽ, അതിന്റെ ഉണ്മയിലും ആനന്ദത്തിലും അതിന്റെ ശുദ്ധതയിലും അവന് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. യോഗി അങ്ങനെയല്ല. യോഗിയെ സംബന്ധിച്ചിടത്തോളം ആ ചിത്തപ്രചാരങ്ങളെ നിരോധിച്ചു മനസ്സിന്റെ കാലുഷ്യം മാറി മനസ്സ് ഏകാഗ്രമായി, മനസ്സിൽ മറ്റ് വൃത്തികളുടെ നിരോധം വന്നു, പരമ വൈരാഗ്യം വന്നു, മനസ്സിന്റെ ഏറ്റവും സാത്വികവും സൂക്ഷ്മവുമായ അവസ്ഥയെ പ്രാപിച്ചപ്പോൾ ആ ചൈതന്യം അതിൽ അതിന്റെ പരമാവധി തനിമയിൽ പ്രകാശിക്കുന്നു. എന്നുവെച്ചാൽ അവിടെ ആ സച്ചിദാനന്ദ ഭാവം അത് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ ആ ചിത്രത്തിൽ പ്രകാശിക്കുന്നു, അല്ലെങ്കിൽ ചിത്രം അതിനെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയും. ഇവിടെ പറയുന്നതാണ്, അതാണ് ഇവിടെ പറയുന്നത്. സമാധി പരിശുദ്ധേന അന്തഃകരണേന ആത്മാനം പരം ചൈതന്യം, ആ പരമമായ ചൈതന്യം. രണ്ടു തരത്തിലുമാണ്. ഓരോ രീതിയിൽ പറയും എന്താണ്? ആ പരമാത്മാവിനെ ധ്യാനിക്കുക, ആ പരമാത്മാവിനെ ധ്യാനിച്ച് ആ ധ്യാനത്തിലൂടെ അയാളിൽ സർവാത്മഭാവം വരുന്നു. അങ്ങനെ അല്ലെങ്കിൽ ചേർത്ത് പറയുന്ന എന്താണ്? തന്റെ സ്വരൂപത്തെ ധ്യാനിക്കുക, ആ സ്വരൂപത്തെ ധ്യാനിച്ച് അവൻ പരമാത്മഭാവം വരുന്നു. രണ്ടു തരത്തിലും പറയുന്നുണ്ട്, രണ്ടു തരത്തിലും ഉപദേശം കൂടെ പറയും. പശ്യന്യാത്മന്യഥോ മൈ, അത് മറ്റു രീതിയാണ്. ആദ്യം തന്നിൽ തന്നെ ഈ പറയുന്ന ചൈതന്യത്തെ ചൈതന്യ പ്രകാശത്തെ അനുഭവിക്കുക, പിന്നീട് അതിലൂടെ സർവാത്മഭാവത്തിൽ എത്തിച്ചേരുക, അല്ലെങ്കിൽ ആ പരമാത്മാവിനെ ധ്യാനിക്കുക. അതിലൂടെ, കാരണം ഇവിടെ രണ്ടില്ല, രണ്ടു വഴികളേ ഉള്ളൂ. ഒന്നിൽ പരമാത്മ ധ്യാനത്തിലൂടെ ആ സർവാത്മഭാവത്തിൽ എത്തിച്ചേരുക, അല്ലെങ്കിൽ സ്വരൂപ ധ്യാനത്തിലൂടെ സർവാത്മഭാവത്തിൽ എത്തിച്ചേരുന്നു. എത്തിച്ചേരുമ്പോൾ അവിടെ പരമാത്മാവെന്നോ സ്വരൂപമെന്നോ ഉള്ള വ്യത്യാസം ഇല്ല. എത്തിച്ചേരുന്ന മാർഗത്തിലാണ് വ്യത്യാസം. പരം ചൈതന്യം സർവതോ ജ്യോതിസ്വരൂപം പശ്യൻ. ആ പരമമായ ചൈതന്യത്തെ, സർവജ്യോതിസ്വരൂപത്തെ പശ്യൻ ഉപലഭമാന, സാക്ഷാത്കരിക്കുന്നവനായ അവൻ സ്വ ഏവ ആത്മനി എന്ന് പറയുന്നു. തന്നിൽ തന്നെ അതാണ് ആ പരമാത്മ ചൈതന്യത്തെ അനുഭവത്തിൽ അയാൾ ആത്മനി തുഷ്യതി തുഷ്ടിം ഭജതി, തന്നെ തന്നെ തുഷ്ടിയെ പ്രാപിക്കുന്നു. അപ്പൊ മനസ്സ് പറഞ്ഞല്ലോ, മനസ്സിന് ഈ ധ്യാനത്തിൽ നിന്നും മനസ്സ് വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ മനസ്സും മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നതിന് കാരണമെന്താണോ, ഈ മനസ്സിന് അല്പം പോലും ഈ ധ്യാനം ഒരു സുഖകരമായി അനുഭവപ്പെടാത്തതുകൊണ്ടാണ്. ധ്യാനം ക്ലേശകരമായ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ, എന്ന് മനസ്സിന് തോന്നുമ്പോൾ മനസ്സ് അതിനെ വിട്ടിട്ട് അതിനിഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നു. അത് കൂടുതൽ തൃപ്തി കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന വിഷയങ്ങളിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ മനസ്സ് ക്ഷീണം കൊണ്ട്, അതിൻ്റെ വൈഷമ്യം കൊണ്ട്, അതിൻ്റെ പ്രവർത്തനത്തിൽ അത് ക്ഷീണിച്ചിട്ട് അത് സ്വയം വിലയിച്ചു പോകും, സുഷുപ്തിയിലേക്ക് പോകും. അപ്പോൾ മനസ്സ് ധ്യാനത്തിൽ തന്നെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സിന് സംബന്ധിച്ച് ധ്യാനം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരു പണിയായി മാറും. മനസ്സ് ധ്യാനത്തെ ഇഷ്ടപ്പെടണം. മനസ്സ് ധ്യാനത്തെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ധ്യാനിക്കുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കണം, മനസ്സ് ഏകാഗ്രമായിരിക്കണം. അപ്പോൾ ധ്യാനിക്കുന്ന വേളയിൽ തന്നെ മനസ്സിന് ശാന്തി അനുഭവപ്പെടണം. സമാധിയിലല്ല, സമാധിക്ക് മുമ്പ് മനസ്സിന് ശാന്തി അനുഭവപ്പെടണം. അപ്പോൾ ആ ശാന്തിയെ മനസ്സ് അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും മനസ്സ് അത്തരമൊരു ശാന്തിയെ മനസ്സ് ഇഷ്ടപ്പെടും. അങ്ങനെ മനസ്സ് ശാന്തിയെ ഇഷ്ടപ്പെടുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് മനസ്സിന് താല്പര്യം വരും. അപ്പോൾ സ്വയം തന്നെ മനസ്സ് മറ്റു വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ധ്യാനത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പോൾ ധ്യാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ആദ്യത്തെ സങ്കല്പങ്ങൾ, ധ്യാന വേളയിലുള്ള നമ്മുടെ അനുഷ്ഠാനങ്ങൾ, ഇതൊന്നും മനസ്സിൻ്റെ ശാന്തിയെ ഭഞ്ജിക്കുന്നതാകരുത്, മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാകരുത്. മറിച്ച് ധ്യാനത്തെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും ധ്യാനത്തെക്കുറിച്ചുള്ള എല്ലാ അഭ്യാസങ്ങളും മനസ്സിനെ ശാന്തമായി നിലനിർത്തിക്കൊണ്ടായിരിക്കണം, മനസ്സിൻ്റെ സ്വച്ഛതയെ ഭഞ്ജിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് അത് ധ്യാനാഭ്യാസം എപ്പോഴും അത് പ്രശാന്തമായിരിക്കും. അതുകൊണ്ടാണ് വ്യാസൻ പറയുന്നത് പ്രശാന്തവാഹിത. ചിത്തത്തിൻ്റെ ആ പ്രശാന്തവാഹിത നിലനിർത്തുന്നവർക്ക് ധ്യാനിക്കാൻ പറ്റും. അപ്പം ചിത്തത്തിന് ആ ധ്യാനം വളരെ രുചികരമായി അനുഭവപ്പെടുന്നു. നല്ല രുചികരമായ ശബ്ദം ശ്രവിക്കുന്നത് മനസ്സിനിഷ്ടമാണ്, മനോഹരമായ രൂപം കാണുന്നത് മനസ്സിനിഷ്ടമാണ്, അതുപോലെ രസം, മനോഹരമായ രസം മനസ്സിനിഷ്ടമാണ്, മനോഹരമായ സ്പർശങ്ങൾ മനസ്സിനിഷ്ടമാണ്, അതൊക്കെ മനസ്സ് ആഗ്രഹിക്കുന്നു, അതിൻ്റെ എല്ലാം പിറകിൽ പോകുന്നു. അതുപോലെ വളരെ ശാന്തമായ ധ്യാനം, അത് മനസ്സിനിഷ്ടപ്പെടും. അത് അശാന്ത മാനസ് പറയും. അശാന്ത മാനസനെങ്ങനെ ഇതിൽ നിന്ന് സുഖമുണ്ടാകുന്ന ചോദിക്കും. ഈ അശാന്ത മാനസൻ എന്ന് പറയുന്ന ആരും ഉദ്ദേശിച്ചിട്ടാണ്? ഇതുപോലെ തന്നെ ധ്യാനിച്ച് മനസ്സിനെ കഷ്ടപ്പെടുന്ന തിന്നവനല്ലാതിരിക്കും. ധ്യാനിച്ച് മനസ്സിനെ കഷ്ടപ്പെടുന്ന തിന്നവനെയാണ് പറയുന്നത് അശാന്ത മാനസൻ എന്ന് പറയുന്നത്. അപ്പോൾ ധ്യാനത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിൽ പോലും ധ്യാനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠപാടില്ല. ഇവർക്ക് ധ്യാനം എന്ന് പറയുന്നതിന് ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. ധ്യാനത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിലൊന്നും ധ്യാനത്തെക്കുറിച്ചുള്ള ഭയം പാടില്ല, അത് പാടില്ല. പലർക്കും ധ്യാനം എന്ന് പറയുന്ന ഒരു ഭയമാണ്. പലർക്കും ധ്യാനത്തെക്കുറിച്ചുള്ള വിശ്വാസമില്ല. അത് സാധിക്കുമോ, എന്റെ മനസ്സിന് ധ്യാനിക്കാൻ പറ്റുമോ, ഇത്തരം സങ്കല്പങ്ങളാണ്. വിരോധ സംസ്കാരങ്ങളും വിരോധ ചിന്തകളും അന്തരായ പറയും. അതെങ്ങനെയാണോ മറ്റു പലതരത്തിലുള്ള അന്തരായങ്ങൾ വിഘ്നങ്ങളായി തീരുന്നത്, അതുപോലെ ഇതുവല്ല എന്താണ് ധ്യാനത്തിന്റെ അന്തരായങ്ങളാണ്. അപ്പോ ഒരുവൻ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന തരത്തിൽ തുഷ്ടി, ഇതിന്റെ ആത്യന്തികമായ ഫലമെന്ന് പറയുന്ന ഇവിടെ പറയുന്ന എന്താണ്, ആത്മതുഷ്ടിയാണ്. ആ തുഷ്ടി തുടക്കം മുതൽ ഒരാൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ തുഷ്ടിയെ ഭാവന ചെയ്തുകൊണ്ട് മനസ്സിനെ കഴിയുന്നത്ര നിശബ്ദമാക്കി, അതാണ് മൗനം എന്ന് പറയുന്നത്. ധ്യാനത്തെക്കുറിച്ചുള്ള എല്ലാ വ്യാകുലതകളെയും കളഞ്ഞു, അതാണ് ഒരാൾക്ക് ധ്യാനിക്കാൻ കഴിയാതിരിക്കുന്നത്. ധ്യാനത്തെക്കുറിച്ചുള്ള വ്യാകുലതകളുണ്ടാണ്. അപ്പൊ അത്തരം വ്യാകുലതകളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി അയാൾ ശാന്തനായി വളരെ സമാധാനത്തോടുകൂടി മനസ്സിൽ ആ ശാന്തിയെ കൊണ്ടുവന്നു. അങ്ങനെ ധ്യാനിക്കുകയാണെങ്കിൽ ഈ പറയുന്ന തരത്തിൽ എന്താണ് അയാൾക്ക് ക്രമേണ ഈ പറയുന്ന ഈ ആത്മജ്യോതിസ് ചൈതന്യത്തിന്റെ സ്ഫുരണം അന്ധകരണവൃത്തിയിൽ അനുഭവപ്പെടും. അതിന്റെ ശുദ്ധതയും അതിന്റെ ഏകാഗ്രതയും എല്ലാം അനുസരിച്ച് അനുഭവപ്പെടും. സ്വയവ ആത്മനി തുഷിതി തുഷ്ടിം ഭജനി. അങ്ങനെ ധ്യാനത്തിൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് അയാൾക്ക് മനസ്സിന് തുഷ്ടിയുണ്ടാവും. ഇവിടെ പറയുന്ന ബ്രഹ്മസംസ്പർശം കൊണ്ടുണ്ടാവും. ബ്രഹ്മസംസ്പർശിതമായ തുഷ്ടി എന്ന് പറയും, വിധി തന്നെ പറയും. അപ്പോൾ അതിൻ്റെ അടയാളം എന്താണ്? അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് വ്യക്തി അന്തർമുഖനായിരിക്കും. അപ്പോൾ മനുഷ്യൻ അന്തർമുഖനാകുന്നത് പല കാരണങ്ങളും കൊണ്ടും വരാം. മനസ്സിന് വിഷാദം ഉണ്ടായാലും അന്തർമുഖമാകും. വിഷാദം കൊണ്ട് മനസ്സ് അന്തർമുഖമായി കഴിഞ്ഞാൽ അത് മനസ്സിന്റെ അസ്വസ്ഥമായ ഭാവമാണ്, അതൊന്നും ധ്യാനമല്ല. ഒരാൾ അന്തർമുഖനായിരിക്കുന്നതുകൊണ്ട് മാത്രം അയാൾ യോഗിയാണെന്ന് ധരിക്കാൻ പറ്റത്തില്ല. മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടും അയാൾ അന്തർമുഖനാകാം. പക്ഷെ ഇതങ്ങനെയല്ല, ഇയാൾ അന്തർമുഖനായിരിക്കുകയും അതേസമയം അയാളുടെ മനസ്സ് തുഷ്ടിയെ ഭജിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്നില്ല തുഷ്ടിം ഭജതേ, അയാളുടെ മനസ്സ് അയാൾ ആന്തരികമായി സന്തുഷ്ടനായും ഇരിക്കുക. ഇത് രണ്ടും സാധിക്കും. അതാണ് യോഗി സാധിക്കുന്നത്. കേവലം അന്തർമുഖത കൊണ്ട് മാത്രം കാര്യമില്ല, ആന്തരികമായി അയാൾ തുഷ്ടിയെ പ്രാപിച്ചിരിക്കുന്നു, മനസ്സ് തുഷ്ടമായിരിക്കുന്നു. മനസ്സിന് ധ്യാനമൊരു ശീലമായി കഴിഞ്ഞു, മനസ്സ് സഹജമായി ധ്യാനത്തിലേക്ക് പോകുന്നു. അതിന് പ്രയത്നത്തിന്റെ ആവശ്യമില്ല, തന്റെ ഇച്ഛാശക്തിയെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താണ്, ആ ചിത്തബലം കൊണ്ട് തന്നെ മനസ്സ് അതിന് ഇഷ്ടപ്പെട്ട് സ്വയം ധ്യാനത്തിലേക്ക് പോകുന്നു. അങ്ങനെ വ്യവഹാരത്തിലും ബാഹ്യ വ്യവഹാരങ്ങളും മുഴുകുമ്പോഴും മനസ്സിന് അങ്ങനെ ഒരു പ്രവണത ഉണ്ടായി, ധ്യാന ഉന്മുഖമായിരിക്കുക മനസ്സ്. അതാണ് ഒരു യോഗിയുടെ പുരോഗതിയുടെ അടയാളം, അത്തരത്തിലുള്ള ഒരു അന്തർമുഖത. ബാഹ്യ വ്യാപാരങ്ങൾ നിന്നും വേറിട്ട് അയാൾ സ്വസ്ഥനായിരുന്നു കഴിഞ്ഞു. കാരണം വ്യാപാരങ്ങളെല്ലാം ഒഴിഞ്ഞ് ഇരുന്നു കഴിഞ്ഞാൽ അവിടെ പരിശ്രമം കൂടാതെ സഹജമായി അയാളുടെ മനസ്സ് ശാന്തിയെ പ്രാപിച്ചിരിക്കും. പിന്നെ മനസ്സിന്റെ ഈ അഭ്യാസങ്ങൾക്കനുസരിച്ച് മനസ്സിന് പലതരത്തിലുള്ള സമാധികളെ കുറിച്ചും പലതരത്തിലുള്ള ഭൂമിക ജയങ്ങളെക്കുറിച്ചും എല്ലാ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അത് അവിടെ യോഗ സിദ്ധികളെ കുറിച്ചും മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ധ്യാനത്തിലൂടെ യോഗി ആഗ്രഹിക്കുന്നത് തന്റെ ആന്തരികമായ ഒരു തുഷ്ടി, ഗുരുണാഭി വിചാര്യത പറയുന്നു. വളരെ കഠിനമായ മാനസിക വ്യഥകൾ ഉണ്ടാകേണ്ട സന്ദർഭം വന്നുകഴിഞ്ഞാലും ചിത്തം ഈ തുഷ്ടിയെ ആശ്രയിച്ചിരിക്കുന്നു. ആന്തരികമായ ഇത്രമാത്രമേ യോഗി ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു ആത്മതുഷ്ടിയിൽ ചിത്തം സ്ഥിതി ചെയ്യുന്നു. അതാണ് സ്വയവ ആത്മനി തുഷ്യതി തുഷ്ടിം ഭജതേ. അപ്പൊ അതിനു വേണ്ടി ഇവിടെ നിർദ്ദേശിക്കുന്നത് ആത്മധ്യാനത്തെയാണ്. അപ്പോ ചില ചോദിക്കും, മറ്റ് ദേവതയെ ധ്യാനിക്കുന്നു, മറ്റ് രൂപങ്ങളെ ധ്യാനിക്കുന്നു, അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ആത്മാവിനെ ധ്യാനിച്ചാൽ ചിത്തം എന്തിനെ ധ്യാനിക്കുന്നു? ആ സ്വരൂപത്തിലാകുന്നു. രൂപങ്ങളെയെല്ലാം ധ്യാനിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ വരുന്നത് വ്യക്തിയുടെ സംസ്കാരം അനുസരിച്ചിട്ടാണ്. ചിലർക്ക് ഈശ്വരനെ പ്രത്യേകിച്ച് രൂപങ്ങളൊന്നും കൽപ്പിക്കാതെ ഈശ്വരനെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ ഭാവനകൾ, പ്രത്യേക രൂപമില്ലാതെ എന്നാൽ ഈശ്വരനെ സംബന്ധിച്ചുള്ള ഭാവനകളോടുകൂടി ഈശ്വരനെ ധ്യാനിക്കാൻ കഴിയും. രൂപമില്ലാതെ ഉള്ള ഭാവന എന്ന് പറയുമ്പോൾ എന്താണ്? ഈശ്വരനെ സർവജ്ഞനായും സർവശക്തനായും പരമകാരുണികനായും സർവരക്ഷകനായും സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായും ഇത്തരം ഭാവനകൾ, സർവനിയന്താവായും അന്തര്യാമിയായും ഇത്തരം ഭാവനകളിലൂടെ ഈശ്വരനെ ധ്യാനിക്കുന്നതിന് അവർ ഈശ്വരന് പ്രത്യേകിച്ചൊരു രൂപം കൽപ്പിക്കുന്നില്ല. ചില പറയുന്നത് ഈശ്വരന്റെ രൂപിയാണ്, എന്നാൽ അവൻ കരുണാമയനാണ്, ഇത്തരത്തിൽ ഈശ്വരനെ ഭാവന ചെയ്യുന്നു. ഇനി ചിലരങ്ങനെയല്ല, ഈശ്വരന്റെ രൂപം കൽപ്പിക്കുന്നു. ഈ വ്യത്യാസം വരുന്നത് അവന്റെ ഉള്ളിലിരിക്കുന്ന സംസ്കാരം അനുസരിച്ചാണ്. സംസ്കാരം ഏതിനെ അനുകൂലിക്കുന്നോ അതിനനുസരിച്ച് അവന് ഭാവന ചെയ്യും. അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ രൂപകൽപ്പനയാണ്. ചിലരുടെ മനസ്സ് ആ രൂപത്തിനെ നിൽക്കത്തുള്ളൂ, രൂപത്തെ സ്വീകരിച്ചേ അവർക്ക് പറ്റും. അവർക്ക് ഈശ്വരനെ അയ്യപ്പനായിട്ടോ ഗുരുവായൂരപ്പനായിട്ടോ ഒക്കെ സങ്കല്പിക്കാൻ പറ്റും. കാരണം ഒരു രൂപം അവിടെ ആ മനസ്സിന് ചിത്തത്തിനത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെയെല്ലാം എന്താണ്? ചിത്താലംബം, അതാണ് മുഖ്യം. അതായത് ചിത്തത്തിന്റെ ആലംബമായിരിക്കുന്ന ചിലയിടത്ത് രൂപമായിരിക്കും, മറ്റു ചിലയിടത്താണെങ്കിലോ കേവലം ഭാവനയായിരിക്കും, രൂപരഹിതമായ ഭാവനകളായിരിക്കും. ഈശ്വരനെ കുറിച്ച് പറയുന്ന ഈശ്വരൻ കരുണാമയനാണ്, അവിടെ എന്താണ്, രൂപരഹിതമാണ്, പക്ഷെ ഭാവനയുണ്ട്. അവിടെ കാരുണ്യഭാവന മനസ്സിലുണ്ട്. ഈശ്വരൻ സ്നേഹസ്വരൂപനാണ്, ഈശ്വരൻ ഒരാൾ സ്നേഹസ്വരൂപനായി ഉപാസിക്കുന്നു. അവിടെ ഭാവനയുണ്ട്, പക്ഷെ രൂപമില്ല. അയ്യപ്പന്റെയോ ഗുരുവായൂരപ്പന്റെയോ രൂപമില്ല. ഇത് ചിലർക്ക് രൂപം കൂടിയേ തീരൂ, അങ്ങനെയുള്ള മനസ്സാകുന്നു. പ്രതീകാലംബനമാണ് മനസ്സിന്റെ സ്വഭാവമെങ്കിൽ പ്രതീകങ്ങൾ കൂടിയേ തീരും. ചിലർ അങ്ങനെയാണ്, ചിലപ്പോൾ ഓംകാരം മതി, ഓം എന്ന് പറയുന്ന പ്രതീകത്തെ ധ്യാനിക്കുന്നു. ചിലർക്ക് ധ്യാനിക്കുന്നതിന് ഇതൊന്നും വേണ്ട, അത്തരം ഭാവനയും വേണ്ട, ഇതും വേണ്ട, കേവലം ശബ്ദഭാവന മാത്രമാണ്, ശബ്ദത്തെ ഭാവന ചെയ്യുന്ന മനസ്സുകൊണ്ട് അങ്ങനെ ധ്യാനിക്കുന്നു. പലതരത്തിലുണ്ട്. അതെല്ലാം എന്തുകൊണ്ട് ഈ വ്യത്യാസം വരുന്നു? സംസ്കാരത്തിനനുസരിച്ച്, ജീവന്റെ സംസ്കാരമനുസരിച്ച്, ഏത് സംസ്കാരമാണോ പ്രബലമായിരിക്കുന്നത് അതനുസരിച്ച് ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്നിടത്ത് ഒരാൾ രൂപത്തെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? അയ്യപ്പന്റെ രൂപം അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ രൂപം അയാൾ മനസ്സിൽ ഭാവന ചെയ്ത് അയാളുടെ മനസ്സിൽ ആ രൂപത്തെ അയാൾ സൃഷ്ടിക്കുന്നു. സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അയാളുടെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ അവിടെ അയാളുടെ മനസ്സിൽ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ അയ്യപ്പനെ സംബന്ധിച്ച് അയാളുടെ സങ്കല്പം എന്താണ്? അത് ഈശ്വരൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ സങ്കല്പം കൊണ്ട് അയാളുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം രൂപത്തിൽ ധ്യാനത്തിന്റെ ബലം കൊണ്ട് പ്രകടമാകുന്നു. അതിന് മൂർത്തി മദ്ഭാവം വരുന്നു, അതിന് ദേവതാ സാക്ഷാത്കാരം എന്ന് പറയുന്നു. അങ്ങനെയാണ് രൂപമില്ലാത്ത ജലം. ആ ജലം എന്ത് ചെയ്യുന്നു? അത് രൂപത്തെ പ്രാപിക്കുന്നതാണ് മഞ്ഞൻകട്ട എന്ന് പറയുന്നു. അതുപോലെ ചിത്തം അരൂപിയാണ് വാസ്തവത്തിൽ. പക്ഷെ അരൂപിയായിരിക്കുന്ന ചിത്തത്തിൽ ഇയാളുടെ സങ്കല്പബലം കൊണ്ട് ചിത്തത്തിൽ ആ രൂപത്തിന്റെ ആവിർഭാവം ഉണ്ടാകും. ആ രൂപത്തിന്റെ ആവിർഭാവം ഉണ്ടാകുന്നത് ആണ് ദേവത സാക്ഷാത്കാരം. അവിടെ ജീവന്റെ ആധ്യാത്മിക ഭാവവും പ്രപഞ്ചത്തിന്റെ ആദിദൈവിക ഭാവവും രണ്ടുകൂടി കൂടി ചേരുന്നു. അപ്പോ കേവലമായ ജീവന്റെ ചിത്തത്തിന്റെ സൃഷ്ടി മാത്രമല്ല ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നു. കാരണം ഈ പ്രപഞ്ചത്തിന് തന്നെ ജീവൻ എങ്ങനെയാണോ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന് മൂന്ന് ഭാവങ്ങളുള്ളത്. അതുപോലെ ഈ പ്രപഞ്ചത്തിനുണ്ട്. പ്രപഞ്ചത്തിന്റെ ആദിദൈവിക ഭാവത്തിൽ ഇത്തരം രൂപങ്ങൾ, ഈശ്വരൻ ഇത്തരം രൂപങ്ങൾ ധരിച്ചു നിൽക്കുന്നു. അത്തരം രൂപങ്ങൾ ധരിച്ചു നിൽക്കുന്ന ഈശ്വരഭാവമായിട്ട് എവന്റെ ചിത്തത്തിന് ഒരു താതാത്മ്യം സംഭവിക്കുന്നു. താതാത്മ്യം സംഭവിക്കുമ്പോൾ അവന്റെ ചിത്തമണ്ഡലം, മനസ്സിന് വിവിധ ഭൂമികകളുണ്ട്. അപ്പോൾ അതിൻ്റെ അതീന്ദ്രിയമായ, അലൗകികമായ, ദിവ്യമായ ഭൂമികകളിൽ ആ സമഷ്ടിയുടെ ആദിദൈവിക ഭാവത്തിൻ്റെ പ്രാകട്യം, അതിൻ്റെ ആവിർഭാവം സംഭവിക്കുന്നു. അതാണ് ദേവതാസാക്ഷാത്. അവിടെ ഇത് രണ്ടും കൂടി യോജിക്കുകയാണ്. ആ ജീവന്റെ ആധ്യാത്മിക ഭാവവും ഈ പ്രപഞ്ചകാരണമായിരിക്കുന്ന ആ വിരാട്ടിന്റെ ആദിദൈവിക ഭാവവും രണ്ടും ഒരുമിക്കുമ്പോൾ അവിടെ ഈ നമ്മുടെ ഈ ലൗകികമായ മനസ്സിലല്ല, അതീന്ദ്രിയമായ അലൗകികമായ മനസ്സിൽ ദേവത ആവിർഭാവം ഉണ്ടാകും. അപ്പോൾ അവൻ ആ ദേവതയെ സാക്ഷാത്കരിക്കുന്നു. ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. ആ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് അത് ഏതു തരത്തിലുള്ള ദേവതയാണോ ഉപാസിക്കുന്നത്, ഏത് തരത്തിലുള്ള ദേവതയാണോ അവിടെ ആവിർഭവിക്കുന്നത്, അവിടെ ദേവതയും ആവിർഭവിക്കാം, ചിലപ്പോൾ ചെകുത്താനും ആവിർഭവിച്ചെന്നിരിക്കും. എന്തിനാണോ അവൻ ധ്യാനിക്കുന്നത്, എന്താണോ അവൻ്റെ പ്രകൃതി, അതനുസരിച്ചിട്ടാണ് അങ്ങനെ ആവിർഭവിക്കുന്ന ആ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് അവൻ ആ ഭാവത്തെയും അവൻ അതിക്രമിക്കേണ്ടി വരും. ആ രൂപത്തെ അതിക്രമിച്ച് ഈ പറയുന്ന പരം ചൈതന്യം, കാരണം ആ രൂപത്തിനും ആധാരമായിരിക്കുന്ന പരം ചൈതന്യം, ആ പരം ചൈതന്യത്തെ ചിത്തം പ്രാപിക്കേണ്ടി വരുന്നു. ആ പരം ചൈതന്യം ചിത്തത്തിലേക്ക് വരേണ്ടി വരുന്നു. അതാണ് പരമമായ അവസ്ഥ. അതുകൊണ്ടാണ് ഭഗവത്ധ്യാനം അതിവിടെ നിർദ്ദേശിക്കുന്നത്. അത് അങ്ങനെ പോവുക എന്ന് പറയുന്നത് അതാണോ നല്ലത്, ഇതാണോ നല്ലത് എന്നും തീരുമാനിക്കാൻ ഒക്കത്തില്ല. അത് ഓരോ ജീവന്റെ സംസ്കാരം അനുസരിച്ച് ഓരോ മാർഗത്തിലൂടെ പോകുന്നു. രൂപധ്യാനത്തിലൂടെയോ അങ്ങനെ അല്ലാതെയുള്ള ഭാവനകളിലൂടെ എന്തായാലും ശരി, ആ പരം ചൈതന്യം സർവതോ ജ്യോതിസ്വരൂപം പശ്യൻ അതിനെ അനുഭവിക്കുന്നു എന്നർത്ഥം. ഇതിന്റെ പ്രക്രിയകൾ, ഇതിന്റെ മാർഗങ്ങൾ പലതും ക്ലിഷ്ടമായിരിക്കുന്നു, ചിലത് ലളിതമായിരിക്കുന്നു. അതെങ്ങനെയായാലും ശരി, ഇതിന്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്ന എന്താണ്? അത് ലളിതമാണ്, അത് അനായാസമാണ്, അത് സഹജമാണ്, അതിൽ യാതൊരു തരത്തിലുള്ള ക്ലിഷ്ടകളും ഇല്ല. അവൻ സ്വയവ ആത്മനി തുഷ്യതി തുഷ്ടിം ഭജതേ എന്ന് അതിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞു. ഈശ്വരധ്യാനത്തിന്റെ ഫലത്തെക്കുറിച്ചിവിടെ പറഞ്ഞിരിക്കുകയാണ്. എത്ര ഏതൊരവസ്ഥയിലാണോ ചിത്തം യോഗസേവയാ നിരുദ്ധം, യോഗ ബലം കൊണ്ട് നിരുദ്ധാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നത്, എത്ര ഏതൊരവസ്ഥയിലാണോ ആ ചിത്തം ആത്മനാ ചിത്തത്താൽ ആത്മാനമേവ ആ ചൈതന്യത്തെ തന്നെ പശ്യൻ അനുഭവിച്ചുകൊണ്ട് ആത്മനി തുഷ്യതി ആ പരമചൈതന്യത്തിൽ ചിത്തതുഷ്ടിയെ പ്രാപിക്കുന്നത്, ആനന്ദത്തെ പ്രാപിക്കുന്നത്. എത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി. ഈ യോഗത്തെ പല രീതിയിലും പല പല ശാസ്ത്രങ്ങൾ, നൂറുകണക്കിന് ശാസ്ത്രങ്ങളുണ്ട്, നൂറുകണക്കിന് ആചാര്യന്മാരുണ്ട്, അത് പല പല രീതിയിലും വിശദീകരിക്കുന്നുണ്ട്. വളരെ അനായാസമായ മാർഗങ്ങളുണ്ട്, വളരെ ക്ലിഷ്ടമായ പ്രക്രിയകളുണ്ട്. ഇത്തരം വ്യത്യാസങ്ങൾ വരുന്നത് ഒന്ന് നല്ലത് ഒന്ന് ചീത്തയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അധികാരികൾ പലതരത്തിലാണ്, പലർക്കും പലത് വേണം. ചിലർക്ക് ക്ലിഷ്ടമായ മാർഗങ്ങൾ കൂടിയേ തീരും, കഠിനമായ തപസ്സിന്റെ മാർഗങ്ങൾ കൊണ്ടേ ചില ചിത്തത്തിന് യോഗാഗ്രതയും ശുദ്ധിയും എല്ലാം കൈവരിക്കാൻ പറ്റും. ചിലർക്ക് അങ്ങനെയല്ല, വളരെ ലളിതമായ മാർഗങ്ങളാണ് ചില ആചാര്യന്മാർ ഉപദേശിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഓരോരുത്തർക്കും വേണ്ടി, ചിലർക്ക് വേണ്ടി. ചിലർക്ക് ഏറ്റവും ലളിതമായൊരു മാർഗത്തെ പറഞ്ഞു കൊടുത്താലും അവർ ക്ലിഷ്ടമായ മാർഗങ്ങളെ തേടിപ്പോവും. അവരെന്ന് വെച്ചാൽ മനസ്സുകൾ. കാരണം അത്തരം ക്ലിഷ്ടമായ മാർഗങ്ങളിലൂടെ പോയാലേ ആ മനസ്സിന് സന്തോഷം വരത്തുള്ളൂ. എന്തുകൊണ്ട്? അത്തരം ഒരു സംസ്കാരം ഇരിക്കുന്നു. അതുകൊണ്ടിപ്പോൾ യോഗത്തിന് ഇവിടെ ഇപ്പോൾ ഭഗവാൻ ഈ യോഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് വളരെ ലളിതമായൊരു രീതിയിലാണ്. പക്ഷേ ഈ ലളിതമായ രീതി കൊണ്ടാലും ഇതിൽ പിന്നെ ക്ലിഷ്ടതകളെ സൃഷ്ടിച്ച് ആ ക്ലിഷ്ടമായ മാർഗത്തിലൂടെ പോകാനായിരിക്കും ചില മനസ്സ് ഇഷ്ടപ്പെടുന്നു. മറ്റു ചില യോഗ അഭ്യാസ പരിപാടികളിൽ ഹഠയോഗങ്ങൾ, രാജയോഗങ്ങൾ പലതരത്തിലുണ്ട്. ഇതിലെല്ലാം ഒരുപാട് തരത്തിലുള്ള ചിത്തത്തിന്റെ അഭ്യാസങ്ങളെക്കുറിച്ചും ഒരുപാട് തരത്തിലുള്ള ചിത്തത്തിന്റെ അവസ്ഥകളെക്കുറിച്ചും പലതരത്തിലുള്ള ചിത്തഭൂമികകളിൽ ജയത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. ഈ അതെല്ലാം നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകത്തില്ല. മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ നമ്മുടെ നിലയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കും. എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ അനുഷ്ഠിക്കുമെന്നുള്ള വൈഷമ്യമായിരിക്കും. ഇത് ഒരു മനുഷ്യന് അപ്രാപ്യമായ കാര്യമാണ് എന്ന് മനസ്സിൽ തോന്നും. അത് അത്രയും ക്ലിഷ്ടകരമായിട്ടാണ് പലതരത്തിലുള്ള സമാധികളെ കുറിച്ചും മറ്റും പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും, അത്തരത്തിലുള്ള സമാധികളെ കുറിച്ചോ അത്തരത്തിലുള്ള അഭ്യാസങ്ങളെ കുറിച്ചോ അത്തരത്തിലുള്ള ഭൂമികളെ കുറിച്ചോ യോഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തിലൂടെ ഭഗവാൻ പറയുന്നു. അതുകൊണ്ടാണ് ഇതിനെ സഹജമാർഗം എന്ന് പറയുന്നത്. ഗീതയിൽ ഉപദേശിക്കുന്ന സഹജമാർഗമാണ് മനസ്സിന് ലളിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ എങ്ങനെ കഴിയും. ധ്യാനത്തിൽ ക്ലിഷ്ടതകളില്ലാത്തതുകൊണ്ടല്ല ഇത്, അത് ഒന്നുണ്ട്. ഇപ്പം സാധാരണ മനുഷ്യന്റെ അവന്റെ മനസ്സിന് സംബന്ധിച്ചിടത്തോളം സുഖത്തെക്കുറിച്ചും ഒക്കെ ചെറിയ ചെറിയ സങ്കല്പങ്ങളുണ്ട്. അതായത് വിഷയങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന സങ്കല്പങ്ങൾ. അപ്പം ആ സങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതല്ല, ആ സങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതല്ല ധ്യാനം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആ ചെറിയ സങ്കല്പങ്ങൾ, അവന്റെ സുഖസങ്കല്പങ്ങൾക്കനുസരിച്ച് അവനെ സൂചിപ്പിക്കുന്ന അല്ല ഇവിടെ പറയുന്നത്. കാര്യമായിട്ടുള്ള ധ്യാനം തന്നെ സാധാരണ ഇന്ന് ആൾക്കാർ പ്രചരിപ്പിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് സുഖത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ അവന്റെ ആ സങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ആത്മീയത അത് പറയുകയാണ്. അതവന് സാധാരണ ഭൗതികമായി ലൗകികമായി നേടാൻ കഴിയുന്ന തന്നെ, അപ്പോൾ അതിന് തന്നെ ആത്മീയ ഒരു പരിവേഷം കൂടെ സൃഷ്ടിച്ചു കൊടുത്ത് അവന് സൂചിപ്പിക്കുക. ആ ഒരു മാർഗമല്ല, അതല്ല ലാളിത്യം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് ശുദ്ധമായ ആധ്യാത്മിക മാർഗം തന്നെ, അത് മനുഷ്യന്റെ ലൗകികമായ ചെറിയ സങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മനുഷ്യനെ അവിടെ തന്നെ തളച്ചിടുന്ന ഒരു തരത്തിലുള്ള അഭ്യാസങ്ങളോ രീതികളോ അല്ല. ഇന്ന് പലരും അതാണ്, അതിന് ആൾക്കാർക്ക് ഇഷ്ടവും അതാണ്. കാരണം തന്റെ സങ്കല്പത്തിൽ ഒതുങ്ങിയിരിക്കുന്നതായിരിക്കും, തന്റെ ഇഷ്ടങ്ങളെ സാധൂകരിക്കുന്നതായിരിക്കും. അതിന് ആധ്യാത്മികത എന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന് അത് വളരെ ഇഷ്ടമായിരിക്കും. അത്തരമല്ല, അത്തരമുള്ള മായം ചേർത്ത ആത്മീയത അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ശുദ്ധമായ ആത്മീയത. പക്ഷേ ആ ശുദ്ധതയിൽ തന്നെ ലാളിത്യമുണ്ട്. ഈ സാധാരണ പറഞ്ഞു വരുന്ന ക്ലിഷ്ടതകൾ, ആ ക്ലിഷ്ടതകൾ ആവശ്യമുള്ളവർക്ക് അവിടെ പോവാം. അവിടെ പോയി ഈ സബീജ നിർബീജ സമ്പ്രജ്ഞാത അസംപ്രജ്ഞാത മാർഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അതെത്തിച്ചേരാം മനസ്സിനത്. അത് ആവശ്യമാണെങ്കിൽ അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഒരു മല കയറാൻ പോവുകയാണ്. ആ മല കയറാൻ പോകുമ്പോൾ പിന്നെ ആ മല കയറി പോകുന്നത് സാധാരണ വളരെ ആയാസമുള്ള കാര്യമാണ്. ആയാസമുള്ള കാര്യമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് വഴി തെളിച്ചിരിക്കും. ആയാസരഹിതമായ വഴിയെ പോവുക, അതിനു വേണ്ടിയിട്ട് അത്തരം വഴി തെളിച്ചിരിക്കും. ആ വഴിയെന്ന് പറയുമ്പോൾ അത് കുറച്ചിങ്ങനെ എന്താണോ, ഒരു ശരീരത്തിന് വലിയ ക്ഷീണം തോന്നാതെ പതുക്കെ നടന്നു കയറത്തക്ക വഴികളായിരിക്കും, വഴിയെ പോകുമ്പോൾ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ മല കയറുന്നവരെ ശ്രദ്ധിച്ചാൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ വലിയ മലകളുടെ മേളിലായിരിക്കും ക്ഷേത്രം. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ കാണും. അപ്പോൾ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മലം ചരിവിൽ വളരെ ചരിച്ച് ചരിച്ച് വഴിവെട്ടിയിരിക്കും. അപ്പോൾ അതിൽ കൂടി സാധാരണ ആൾക്കാരെല്ലാം, ഉരുദ്ധപ്പെട്ട ആൾക്കാരെല്ലാം എന്ത് ചെയ്യും, ആ വഴി കൂടി ഇങ്ങനെ പതുക്കെ സാവകാശം, ശരീരത്തിന് ക്ഷീണമൊന്നും ഉണ്ടാകാതെ മേളിലെത്തും. പക്ഷെ ചിലരങ്ങനെയല്ല, ക്രോസ് ചെയ്യും, ഉറുക്കെ കയറും. വഴിയെ കൂടി അവർ സഞ്ചരിക്കത്തില്ല, അവർ അതിൻ്റെ കുറുകെയുള്ള വഴികൾ അതുവഴി കയറാൻ നോക്കും. അപ്പോൾ അത് ശരീരത്തിന് ക്ഷീണമാണ്, ആയാസമാണ്, എന്നാലും അതൊരു ത്രില്ലാണ്, അതുവഴി ഇങ്ങനെ കയറിപ്പോവുക. അപ്പോൾ ചിലർക്ക് ഈ പറയുന്ന സമാധികളെല്ലാം അവരെ ത്രില്ലാണ് ഉണ്ടാവുക. അതിലൂടെ എല്ലാം വളരെ ക്ലിഷ്ടമായി അതെല്ലാം ശീലിച്ച് അതിൻ്റെ ഗുണദോഷങ്ങളെല്ലാം മനസ്സിലാക്കി അങ്ങനെ പോകും. അതേ അവർക്ക് പറ്റൂ, അവർക്ക് വേണ്ടിയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ അതൊന്നും പറയുന്നില്ല. ഇവിടെ വളരെ ലളിതമായ, അനായാസമായ ഒരു യോഗ മാർഗത്തെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അത് ആ യോഗ മാർഗത്തെ ആണ് ഇവിടെ പറയുന്നത്. അത് ഈ പറയുന്ന സാധാരണ രീതിയിൽ മനുഷ്യന്റെ ചെറിയ ചെറിയ സുഖ താല്പര്യങ്ങൾക്ക് ഇണങ്ങുന്ന തരത്തിൽ ഇത്രയേ ഉള്ളൂ ആധ്യാത്മികം എന്ന് പറയുന്നതുമല്ല. എന്നാൽ ക്ലിഷ്ടമായ യോഗത്തിന്റെ മാർഗങ്ങളുമല്ല, മറിച്ച് ഇതിനെ പറയുന്ന എന്താണിത്, മധ്യമ മാർഗം. ഇതിൽ ഉദ്ദേശിക്കുന്നത് മധ്യമമായ ഒരു രീതിയാണ്. അതിൻ്റെ ഗൗരവത്തെ തീരെ നിസ്സാരമാക്കുന്നില്ല, എന്നാൽ അതിനെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നുമില്ല. ഈ പറയുന്ന ഭഗവാന്റെ ഉപദേശത്തെ ഒരാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വളരെ അനായാസമായി ഈ ധ്യാനം പോലെയുള്ള കാര്യങ്ങൾ, ധ്യാനമായാലും ശരി, കർമ്മയോഗമായാലും ശരി, ഇനി ആത്മമനനമായാലും ശരി, എല്ലാത്തിനും ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, വളരെ ലളിതമായ മാർഗങ്ങളാണ്. അതുകൊണ്ടാണ് അത് ഇതിന്റെ ഉപദേഷ്ടാവിനെ എടുത്തു കാണിക്കുന്നതിന് വ്യാസൻ. കാരണം ഒരു ഉപദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഉപദേശത്തിൻ്റെ ഒരു മാതൃകയെ കാണിക്കും. അപ്പോൾ വ്യാസൻ ഗീത ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ ഗീതയ്ക്കൊരു മാതൃകയെ കാണിക്കുന്നു. മാതൃകയായിട്ട് ഇവിടെ ഭഗവാൻ എടുത്തു കാണിക്കുന്നു. അപ്പോൾ ആ ഭഗവാന്റെ ജീവിതത്തിൽ അത്യന്തം നമ്മൾ കാണുന്ന എന്താണോ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നു. മഹാഭാരതം വായിച്ചോ. മഹാഭാരതം വായിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറഞ്ഞു മറ്റേ സീരിയൽ കണ്ടാൽ പോലെ. ഇപ്പം എല്ലാവരും വായിക്കുന്നതിന് പകരം സീരിയൽ കണ്ടിട്ടാണ് കൃഷ്ണനെ മറ്റും മനസ്സിലാവും. അങ്ങനെയല്ല, മഹാഭാരതത്തിൽ തന്നെ മൊത്തം വായിക്കില്ല, മൊത്തം ഞാനും വായിച്ചിട്ടില്ല, പക്ഷേ ഓരോ ഭാഗങ്ങളുണ്ട്. അതായത് മഹാഭാരതത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന ഭഗവാന്റെ അത്ഭുതകരമായ ലീലകൾ പ്രകടമാക്കുന്ന ഓരോ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കും ഈ പറയുന്ന ഉപദേശിക്കുന്ന വ്യാസൻ അവതരിപ്പിക്കുന്ന ഈ യോഗത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തം അത് ഭഗവാൻ തന്നെ. അവിടെ എല്ലാം നമ്മൾ കാണുന്നത് എന്താണ്, ആ ഒരു ഒരു ജീവൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കി കാണുമ്പോൾ ഭഗവാനെ നമ്മൾ കാണുന്നത് എന്താണ്, ഒരു മനുഷ്യനായി. ആ മനുഷ്യന് കാണുന്ന ഒരു അനായാസം, ഒരു നിശ്ചിന്തത, ഒരു ശാന്തത, ഒരു സാധാരണ മനുഷ്യനിൽ കാണുന്ന ആ നിശ്ചിന്തത, ശാന്തത, അനായാസത, ആ നിശ്ചരത, ഇതെല്ലാം നമുക്ക് വ്യാസൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ അനായാസതയാണ് ഈ യോഗത്തിലൂടെ ഒരാൾ നേടേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ നേടേണ്ട മനസ്സിൽ ഇതിനെല്ലാം ഇവിടെ പറയുന്നുണ്ടല്ലോ, പശ്യന്യാത്മനി തുഷ്യതി. ഈ മനസ്സ് തന്നെ ശാന്തമാക്കി ഈ പറയുന്ന ആത്മതുഷ്ടി നേടുക എന്ന് പറയുന്നത് അത്ര ആയാസകരമായ ക്ലിഷ്ടമായ ഒരു കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടതല്ല, കാരണം ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വരൂപമായിരിക്കുന്നത്, അവന് ഏറ്റവും അനായാസമായി പ്രാപിക്കാമെന്നുള്ളത് അവനെ സംബന്ധിച്ച് യാതൊരു വൈതരണികളും ഇല്ലാതെ അവനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന വസ്തുവാണ് ഈ പറയുന്ന ഈ വിശദീകരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിനെ അനായാസമായി പ്രാപിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഇവിടെ ഉപദേശിക്കുന്നത്. പക്ഷെ അനായാസമായി പ്രാപിക്കേണ്ടതിനെ ചിലർക്ക് ക്ലിഷ്ടമായി പ്രാപിക്കാൻ ഇഷ്ടമുള്ളു. ദ്രാവിഡ പ്രാണായാമം എന്ന് പറയുന്നത് പോലെ അത് ചിലർക്ക് അതാണ് ഇഷ്ടം. അതായത് സാധാരണ ആൾക്കാർ പ്രാണായാമം ചെയ്യുന്ന കൈ നേരെ ഇങ്ങനെ പിടിക്കും, മൂക്കിൽ പിടിച്ചിട്ടാണ്. ചിലർക്ക് അങ്ങനെയല്ല, കൈ ഇതുവഴി കൊണ്ടുവന്ന് ഇങ്ങനെ പിടിക്കണം പറയൂടി. അങ്ങനെ ചിലർക്ക് അത് ചെയ്യാൻ തോന്നുന്നു പറഞ്ഞാൽ ഞാൻ അതിനാണ് ദ്രാവിഡ പ്രാണായാമം എന്ന് പറയും. കൈ പിറകി കൂടിയിട്ട് തലയിൽ ചുറ്റി മൂക്കി പിടിച്ച് വളരെ ക്ലിഷ്ടമായി. അപ്പോൾ അതുപോലെ ചിലർക്ക് പറ്റത്തുള്ളൂ യോഗം. അപ്പോൾ അതല്ല എന്തൊക്കെയാണ് യോഗം എന്നുള്ളത്? ഇതിൻ്റെ എന്തെല്ലാം ശാരീരിക അഭ്യാസങ്ങളാണ്, ജിംനാസ്റ്റിക്സ് സർക്കസും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അല്ല യോഗം മുഖ്യമായിട്ടും, മറ്റും നല്ലത് തന്നെയാണ്, അഭ്യാസം നല്ലതാണ്. തടി കെട്ടി വെച്ചോ തലയണ കെട്ടി വെച്ചോ ഒക്കെ യോഗം ചെയ്യാം, അതെല്ലാം നല്ലത് തന്നെയാണ്. എന്തിന്? ശരീരത്തിന് കുറച്ച് സ്വസ്ഥതയ്ക്കും ശരീരത്തിന് കുറച്ച് വഴക്കവും ഒക്കെ കിട്ടും. ആന്തരക്കൊക്കെ അത് നല്ലത് തന്നെയാണ്, ഉപയോഗമില്ലാത്തതല്ല. പക്ഷെ ഇവിടെ പറയുന്ന അത് മുഖ്യം അതല്ല, മനസ്സാണ്. മനസ്സിന് ഏറ്റവും ലളിതവും ഏറ്റവും അനായാസവുമായ മാർഗത്തിൽ എന്താണ് തന്റെ സ്വരൂപത്തിലേക്ക് എത്തിക്കുക, അതാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്ന ഒരു മാർഗം. അതുകൊണ്ട് അവന്റെ മനസ്സ് തുഷ്ടി പ്രാപിക്കുന്നു എന്നാണ്. അതിന് യോഗത്തിന്റെ ചോദിക്കും, പല ചോദിക്കും എങ്ങനെ ഇതിനെ അനായാസമാക്കാം എന്നാണ്. യോഗത്തിന്റെ അനായാസതയെ, യോഗത്തിന്റെ ശാന്തതയെ, യോഗത്തിന്റെ സഹജഭാവത്തെ കുറിച്ച് ഒരാൾ അറിഞ്ഞാൽ മതി. അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻ്റെ അയാളെ മനസ്സ് പിന്നെ ശാന്തമായ വഴിക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. ഈ യോഗത്തിന്റെ പേരിൽ കാണിക്കുന്ന ഭ്രാന്തമായ ആവേശങ്ങളും യോഗത്തിന്റെ പേരിൽ കാണിക്കുന്ന ഈ വിഭ്രാന്തികളും ഇതെല്ലാം പോയിട്ട് മനസ്സ് ശാന്തമായി തന്നെ. കാരണം ശാന്തിയുടെ ഉറവിടമാണ് ഗുരുവിന്റെ ഉള്ളെന്ന് പറയുന്നത് എന്താണ്? പരമമായ ശാന്തിയുടെ നിലവറയാണ്. അപ്പൊ മനസ്സ് ആ ശാന്തിയെ ഒന്ന് ആവാഹിക്കുക, ഇത്രയേ ഉള്ളൂ. മനസ്സാ ശാന്തിയെ, മനസ്സിലേക്ക് ആ ശാന്തി ഒന്ന് പകരുക. അത് ശാന്തിയെ തന്നെ ധ്യാനിച്ചാൽ മതി. അപ്പോൾ തന്നെ ഒരുവന്റെ മനസ്സ് പരമശാന്തിയിലേക്ക് പോകും. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? പശ്യൻ ആത്മനി തുഷ്യതി, മനസ്സ് തുഷ്ടിയെ പ്രാപിക്കുന്നു, ആത്മതുഷ്ടിയെ പ്രാപിക്കുന്നു. അതൊരിക്കലും ഒരു ജീവന്റെ ചെറിയ ചെറിയ സങ്കല്പത്തിനുള്ള വിഷയതുഷ്ടിയല്ല. അതിനെ നമ്മൾ സാധൂകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഉപായങ്ങളുമല്ല, മറിച്ച് വിഷയനിരപേക്ഷമായി അവന്റെ മനസ്സ് തന്നിലേക്ക് തന്നെ വളരെ ശാന്തമായി വിലയിച്ച് മനസ്സ് സ്വയം സ്വസ്ഥമായി സുഖത്തെ അനുഭവിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഒന്നിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് അടുത്ത് വീണ്ടും തന്നെ വർണ്ണിക്കുന്നു. എത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ എത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖം ആത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി എത്ര ന ചൈവായം സ്ഥിതശ്ചരതി തത്വതഃ. ഇവിടെ ഭാഷ്യകാരം പറയുന്നു, കിഞ്ച സുഖം ആത്യന്തികം അത്യന്തമേവ ഭവതീത്യാത്യന്തികം. ധ്യാനയോഗിക്ക് ആത്യന്തികമായ സുഖത്തെ നേടാൻ കഴിയുന്നു എന്നർത്ഥം. ആത്യന്തികമായ സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് ചിത്തവിക്ഷേപങ്ങൾ കൊണ്ട് ഭഞ്ജിക്കപ്പെടാത്തതായ സുഖം, നിരന്തരമായിട്ടുള്ള സുഖം, ധ്യാനിച്ചാലുണ്ടാകുന്ന സുഖം, ധ്യാനിക്കാതിരുന്നാലുമുള്ള സുഖം, മനസ്സിന് പൂർണമായ സുഖവും പൂർണമായ സ്വാതന്ത്ര്യവും അനുഭവപ്പെടുക, അതാണ്. ആ മനസ്സ് ഇപ്പോഴും മനസ്സ് സ്വതന്ത്രമാണ്. മനസ്സിന്റെ സ്വച്ഛന്ദമായ വികാരമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മനസ്സിന് ഇഷ്ടമുള്ളടത്ത് പോയി ഇഷ്ടമുള്ളതെല്ലാം കാണിച്ച് അത് വിഹരിക്കുന്നു. അപ്പോ അവിടെ സുഖത്തെയും ദുഃഖത്തെയും സൃഷ്ടിക്കുന്നു. കുറെ സുഖം ഉണ്ടാവുന്നു, കുറെ ദുഃഖം ഉണ്ടാവുന്നു. പലപ്പോഴും അവയെ വേർതിരിച്ചുകൂടി അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ പോകുന്നു. യോഗിയുടെ മനസ്സും സ്വച്ഛന്ദ വിഹാരിയാണ്. പക്ഷേ ആ സ്വച്ഛന്ദത എന്ന് പറയുന്നത് എന്താണ്? അത് ഈ വിഷയബന്ധനങ്ങൾ കൂടാതെ, വിഷയബന്ധനങ്ങൾ കൊണ്ട് അതിനുണ്ടാകുന്ന ഈ തട്ടലും മുട്ടലും ഒന്നും കൂടാതെ അത് വിഷയമധ്യത്തിൽ തന്നെ, വിഷയം വ്യാപാരങ്ങളിൽ തന്നെ ഇരിക്കുമ്പോഴും എന്തു വരുന്നു, അത് ആത്യന്തികമായ സ്വച്ഛന്ദമായ സുഖത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ അതിന്റെ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നു. അല്ല, ഇനി വ്യാപാരങ്ങളെല്ലാം വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. അതിന് ഒരു സൂക്ഷ്മതയുണ്ട്. അതിനെ എന്നടുത്ത് പറയുന്നത് അത്യന്തമേ ഭൂതി അത്യന്തികം അനന്തം. അനന്തമായ സുഖം എങ്ങനെയാണ്? എത്ത ബുദ്ധിഗ്രാഹ്യം ബുദ്ധിയ ഏവ ഇന്ദ്രിയ നിരപേക്ഷയ ഗൃഹീതി ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം ഇന്ദ്രിയഗോചരാതീതം അവിഷയജനിതം ഇത്യാദി. ഇവിടെ ഈ പറയുന്ന സുഖത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കും സുഖമുണ്ടാകാറുണ്ട്. വിഷയാനുഭവങ്ങളിൽ തീവ്രമായ സുഖസംവേഗങ്ങൾ ജീവൻ അനുഭവിക്കാറുണ്ട്. ശക്തമായ സുഖം അന്ധകരണത്തെ പ്രക്ഷോഭിപ്പിക്കുന്ന, ഇളക്കുന്ന സുഖം മനുഷ്യന് അനുഭവിക്കാറുണ്ട്. അത്തരം സുഖം ഇന്ദ്രിയജന്യമായ സുഖമാണ്. ഇന്ദ്രിയജന്യമായ സുഖം പോരാതെ വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? കൃത്രിമമായ രീതിയിൽ മറ്റ് വിഷയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സുഖത്തെ നേടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെ പറയുന്ന സുഖത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? പലരും ചോദിക്കും തർക്കത്തിലൂടെ. ആത്മാവ് നിർഗുണമാണ്, ആത്മാവ് അങ്ങനെയാണ്, പിന്നെ ആത്മാവിന്റെ സുഖത്തെ എങ്ങനെ അനുഭവിക്കാൻ പറ്റും? അത് അനുഭവ വിഷയമാകുമോ? ഇത്തരത്തിലുള്ള ഒരുപാട് തർക്കജാലങ്ങൾ ഈ തർക്കിക്കുന്നവർ, യുക്തി ഉപയോഗിക്കുന്നവർക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രായോഗികതയെ കണ്ടെത്താത്തവരാണ്. എപ്പോഴും കൂടുതൽ യുക്തി തലത്തിൽ നിൽക്കുന്നവർ, പ്രത്യേകിച്ച് ആധ്യാത്മിക വിഷയങ്ങൾ, അവരൊരിക്കലും ഇതിന്റെ പ്രായോഗിക ഭാവങ്ങളിലേക്ക് ഒരിക്കലും അവർക്ക് പോകാൻ കഴിയത്തില്ല. തർക്കം കൊണ്ട് നിഷ തർക്കേണ മതിരാപനേയ കടുപനിഷത്തിൽ അത് വ്യക്തമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് അത്തരം ഒരു ചോദ്യങ്ങൾ കൊണ്ട് ഇതൊരിക്കലും ചോദ്യങ്ങളുടെ പരിഹാരമായി ഒരു നേടുന്നുണ്ട്. നമ്മൾ ചോദ്യം ചോദിക്കുന്ന എന്തിന്? പരിഹാരത്തിന് വേണ്ടി. ഇത് ചോദ്യത്തിന്റെ സമാധാനമല്ല, മറിച്ചതെന്താണ്? ഇവിടെ പറയുന്നു ഇത് ബുദ്ധിഗ്രാഹ്യമാണ്. ബുദ്ധികൊണ്ട് ഗ്രഹിക്കാവുന്നതാണ്. അത് അവിടെ പറഞ്ഞു എന്താണ്? ദൃശ്യതയേതു അഗ്രിയ ബുദ്ധിയ ഈ സുഖം എന്ന് പറയുന്നു. അപ്പൊ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്ന സുഖമാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ അത് ഇതുമായിട്ട് എന്താ വ്യത്യാസം ഇവിടെ വരുന്നു? അതേസമയം ഇത് അതീന്ദ്രിയമാണ്, ഇത് അതീന്ദ്രിയവുമാണ്. അപ്പൊ ഒരു കാര്യം ബുദ്ധിക്ക് വിഷയവുമാണ്, അതേസമയം തന്നെ അതീന്ദ്രിയവുമാണെന്ന് പറഞ്ഞാൽ എന്താണോ, അതിനാണ് പറയുന്നത് അലൗകികം ദിവ്യം എന്ന് പറയുന്നു. ഇതൊരു അലൗകികമായ അനുഭവമാണ്. ഈ അലൗകികമായ അനുഭവത്തെ ആരനുഭവിക്കുന്ന? ബുദ്ധി തന്നെ. പക്ഷെ അത് ലൗകിക ബുദ്ധിക്ക് സാധ്യമല്ല. ഭഗവാൻ പറഞ്ഞില്ലേ, ദദാമി ബുദ്ധിയോഗം തം, ഞാൻ അവർക്കൊരു ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇപ്പൊ ജീവൻ സമ്പാദിച്ചു വച്ചിരിക്കുന്ന, ആർജിച്ചു വച്ചിരിക്കുന്ന ഈ ബുദ്ധിയിലൂടെ അനുഭവിക്കുന്ന ആ സുഖത്തിന്റെ പരിധിയിലൊന്നും ഇത് വരുന്നില്ല. അങ്ങനെ വരുമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരുവന് ധ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതവൻ ധ്യാനിച്ചു നേടുന്ന സുഖമാണ്. അത് അതീന്ദ്രിയമാണ് എന്ന് വെച്ചാൽ അത് അലൗകികമാണ്, അത് ദിവ്യമായ ഒരു അനുഭവമാണ് എന്നർത്ഥം. ഇന്നുവരെയുള്ള അനുഭവങ്ങളുടെ എല്ലാം ഒരു പുനർജനിയാണ്. അതാണ് ഇവിടെ പറയുന്ന ഇത്. അതുകൊണ്ടാണ് അതിന് രണ്ട് തലങ്ങളിലും പറയുന്നത്. അത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു, അതേസമയം അതീന്ദ്രിയമായിരിക്കും. അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ഭഗവാൻ പറയുന്ന അതല്ല, അതീന്ദ്രിയം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതാണ്. അപ്പൊ പിന്നെ അത് ഏത് ബുദ്ധി? ഈ ലൗകികമായ ബുദ്ധിയല്ല. ദിവ്യം ദദാമി തേജക്ഷു എന്ന് പറഞ്ഞു അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ ഒരു ദൃഷ്ടി കൊടുത്തു എന്ന് പറയുന്നു. അതുപോലെ ഭഗവാൻ പറയുന്നു ഞാനൊരു ബുദ്ധി കൊടുക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഈ ചിത്തത്തിന്റെ പരിശുദ്ധിയിലൂടെ, ചിത്തത്തിന്റെ ഏകാഗ്രതയിലൂടെ, ചിത്തത്തിന്റെ പരിണാമം, ആ സാത്വികമായ പരിണാമത്തിലൂടെ ചിത്തത്തിന്റെ സ്വഭാവം തന്നെ മാറുന്നു. അങ്ങനെ മാറിയൊരു ചിത്തം അത് ഗ്രഹിക്കുന്നു, അതാണ് ബുദ്ധിഗ്രാഹ്യം എന്ന് പറഞ്ഞത്. അതേസമയം ലൗകിക ബുദ്ധിക്ക്, ലൗകികമായ ഇന്ദ്രിയങ്ങൾക്ക് ഒന്നും പ്രവർത്തിച്ചതിനെ ഈ പറയുന്നതായ സുഖത്തെ പ്രാപിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിനെ അതീന്ദ്രിയം എന്നും പറഞ്ഞു. ഒരേ സമയം ബുദ്ധിഗ്രാഹ്യവും അതീന്ദ്രിയവുമായിരിക്കുന്ന ഈ സുഖം, അതിനെക്കുറിച്ച് പറയുന്ന എന്താണത്? ആത്യന്തികം, അനന്തം, അതിന് അതിരുകളില്ല എന്ന് പറയുന്നു. ശാസ്ത്രത്തെ എടുത്ത് തർക്കിക്കുന്നവരുണ്ട്, ഒരു ശാസ്ത്രത്തിന്റെ നൂലാമാലകളെ പിടിച്ച്. നമ്മുടെ ആചാര്യന്മാരെ തന്നെ ഉണ്ട് പല പണ്ഡിതന്മാർ അങ്ങനെ കയറി തർക്കിച്ചു. എങ്ങനെയാണ് ആത്മാവ്? അത് അനുഭവ വിഷയമാകും, അവിടെ ആനന്ദം ഉണ്ടാകും. അത് നിർഗുണമല്ല, നിർഗുണത്തിന് എന്താണ് ആനന്ദം? അവിടെ എങ്ങനെ വൃത്തി ഉണ്ടാവും? തലനാരുന്ന തർക്കങ്ങളും വിതർക്കങ്ങളും അങ്ങനെ പോകും. അങ്ങനെയുള്ള തർക്ക വിതർക്കങ്ങളിലൂടെ പോയി കഴിഞ്ഞാലും ഇത് സാധ്യമല്ല. അതുകൊണ്ട് ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ചിത്തം ഇങ്ങനെ ഭ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് ചിത്തത്തിന്റെ ഭ്രമണമല്ല, ചിത്തത്തിന്റെ സ്വച്ഛന്തതയാണ്. അങ്ങനെയുള്ള ഒരു സ്വച്ഛന്തതയിൽ എന്ത് പറയുന്നു? ബുദ്ധിഗ്രാഹ്യവും അതീന്ദ്രിയവുമായിരിക്കുന്നു പറയുന്നു ഭാഷകാരൻ. ഇന്ദ്രിയ നിരപേക്ഷയാ ഗ്രഹ്യതേ, ഇന്ദ്രിയ നിരപേക്ഷമായിട്ടുള്ള ഒരു സുഖമാണ്. ഇപ്പൊ സാധാരണ മനുഷ്യന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൗകികമായ ചെറിയ താല്പര്യങ്ങളെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അതിന് ഒരു മേമ്പടിയായിട്ട് അല്ല ഇവിടെ ഭഗവാൻ ആത്മീയതയെ ഉപദേശിക്കുന്നു. മറിച്ച് ആ ഇന്ദ്രിയ തലത്തിനെ അതിക്രമിക്കുന്ന ഒരു തലത്തെയാണ് ഇവിടെ നമുക്ക് കാണിച്ചിരുന്നത്. അത് ഈ വിഷയ അനുഭവത്തിലൂടെ നേടുന്ന അതിരിക്കലും, മറിച്ച് ആ വിഷയ അനുഭവത്തിന്റെ തലത്തെ അതിക്രമിക്കുന്ന മനസ്സിന്, അത് അതിക്രമിക്കുന്നതിന് ലളിതമായ രീതിയിൽ ഒരു മാർഗത്തിലൂടെ നിർദ്ദേശിക്കുന്നു എന്നേയാണ്. അങ്ങനെ അതീന്ദ്രിയം ഇന്ദ്രിയ ഗോചരാതീതമായിരിക്കുന്ന അത് വിശദീകരിക്കുന്നു. ആ വിഷയജനിതം അതാണ് പറഞ്ഞത്. അത് വിഷയജനിതമായ സുഖമല്ല. നമ്മളെ ഈ വിഷയജനിതമായ സുഖത്തിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു സുഖം അങ്ങനെയല്ല. വിഷയജനിതമായ സുഖത്തിനോടൊരിക്കലും താരതമ്യപ്പെടുത്താത്ത അന്തശാന്തി അതാണ് സുഖമെന്ന് പറഞ്ഞാലും അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിർവാണ പരമ ശാന്തി എന്നെല്ലാം പറയുന്നത്. എല്ലാം ഒന്ന് തന്നെ അത് വേത്തി ഈദൃശം സുഖം അനുഭവതി എത്ര യസ്മിൻ കാലേ പറയും. ഏതൊരു കാലത്തിലാണോ ഇത്രയൊരു സുഖത്തെ അവൻ അനുഭവിക്കുന്നത്, ഇത് അനുഭവ വേദ്യമാണ് ഈ സുഖം എന്ന് പറയുന്നത്. സുഖമനുഭവതി നച്ചൈവ അയം വിദ്വാൻ ആത്മസ്വരൂപേ സ്ഥിത തസ്മാൻ നൈവ ചലതി തത്വത തസ്വരൂപ ന പ്രച്യവതി ഇത്യർത്ഥ. അവൻ ആത്മസ്വരൂപസ്ഥിതനായിരിക്കുന്നു. അങ്ങനെ ധ്യാനത്തിലൂടെ ഇവിടെ ഇപ്പോൾ പറയുന്നു, ഒരാൾ ധ്യാനത്തിലൂടെ അയാളുടെ ചിത്തം വളരെ സ്വച്ഛന്തമായി ആ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അപ്പോ ചോദിക്കും, അത്രയും വലിയൊരു സുഖത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് എന്താ പ്രയോജനം? പറഞ്ഞു കേൾക്കുന്നത് എന്തിനു വേണ്ടി? അതിനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട്. അതിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു വലിയ സുഖത്തെ ഇവിടെ പറയുന്നതായ ഇന്ദ്രിയാതീതമായ എന്നാ ബുദ്ധിഗ്രാഹ്യമായിരിക്കുന്ന അനന്തമായ ഒരു സുഖത്തെ ധ്യാനിച്ചാൽ, അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ല എന്നൊരാൾ പറയുന്നു. കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള ഉപായം കൊണ്ടുകൂടെ പറയുന്നു, അതിനെ ധ്യാനിക്കുക, ധ്യാനിച്ചാൽ അത് കിട്ടും. അതിനെ ചിന്തിക്കുക, അതിനെ ഭാവന ചെയ്യുക, ഭാവന ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രാപ്തമായി തീരും. അതിനുള്ള ഉപായം കൊണ്ടുകൂടെ എന്ന് ഉദ്ദേശിക്കുന്നു, ഫലത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നു. കാരണം വലുതായൊരു സുഖമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സുഖത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ മനസ്സിനെ കേവലമായി ആശിപ്പിക്കുകയല്ല, അങ്ങനെ വലിയൊരു സുഖത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആ സുഖത്തെ സ്വയം ഭാവന ചെയ്യാൻ ആവശ്യപ്പെടുക. ആ സുഖത്തിന്റെ ഭാവനയിലൂടെ അതാണ് സുഖത്തിന്റെ ധ്യാനം, അതിലൂടെ അയാൾ ആ സുഖത്തിലേക്ക് എത്തിച്ചേരുന്നു. അത് ആത്മഭാവനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വിശദീകരിച്ച് പറയും. നചൈവ അയം വിദ്വാൻ ആത്മസ്വരൂപേഷ്ഠിത തസ്മന്ന ചരതി, അവിടെ കേവലം സ്ഥിരീകരണം മാത്രമല്ല, അവൻ അതിൽ നിന്ന് ചുതി സംഭവിക്കുന്നില്ല. തത്വ തസ്വരൂപ, യഥാർത്ഥത്തിൽ അവൻ ആ തത്സ്വരൂപം തന്നെയായിരിക്കുന്നു. അവിടെ പിന്നെ അവൻ ധ്യാനിക്കുന്നവനോ ധ്യാനമോ അവന് ധ്യേയ വിഷയമോ ഇല്ല, അവൻ സ്വസ്വരൂപസ്ഥിതനായിരിക്കുന്നു. അതിൽ നിന്ന പ്രത്യവതെ, അവനൊരിക്കലും അവന് ഭ്രഷ്ടി സംഭവിക്കുന്നില്ല, പ്രത്യവനം വ്യതിചലനം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ചില ചോദിക്കും, അങ്ങനെ തന്നെ അവൻ സമാധിയിരുന്ന് ഇരിക്കുകയാണോ? പിന്നെ അവൻ പുറത്തേക്ക് വരുന്നില്ലേ? അവന് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നില്ലേ? വ്യവഹാരങ്ങൾ അവൻ ഏർപ്പെട്ടില്ലെങ്കിൽ ആരറിയും ഈ സുഖത്തെക്കുറിച്ച് എങ്ങനെ പറയുന്നു? ഭഗവാൻ തന്നെ ഇപ്പോൾ ഇത്രയും വലിയൊരു സുഖത്തെക്കുറിച്ച് പറയുന്നവിടെ നിന്നുകൊണ്ട്, തീർത്ഥടത്തിൽ നിന്നുകൊണ്ടാണ്, യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ടാണ്, അപ്പോൾ വ്യവഹാരത്തിൽ തന്നെ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ അവിടെ ഒന്നും മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞ എന്താ എൻ്റെ താല്പര്യം? അങ്ങനെയെങ്കിൽ അയാളെപ്പോഴും കണ്ണടച്ച് സമാധിസ്ഥനായി തന്നെ ഇരിക്കണ്ടേ? അങ്ങനെ ഇരിക്കാതെ ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് സംശയം വരാം. ഇവരുന്നു അയാൾ സമാധിസ്ഥനായിരുന്നാലും ശരി, സമാധിയിൽ നിന്നും അയാൾ വ്യവഹാരത്തിലേക്ക് വന്നാലും ശരി, വിധാനത്തിലേക്ക് വന്നാലും എന്താണ്, അയാൾ ആ ഒരു തലത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അയാൾ സഹജ സമാധിയിലാണ്. അയാളുടെ സമാധിക്ക് പ്രത്യേകിച്ച് അനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ല, അയാളുടെ എല്ലാ അനുഷ്ഠാനങ്ങളും സമാധിയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഒരിക്കലും അതിൽ നിന്ന് പ്രക്ഷേപണം ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പോ ശരിക്കും ധ്യാനം പറയുന്നു, ധ്യാനിക്കുന്നത് ഈ പറയുന്ന അനന്തമായ സുഖത്തെയാണെങ്കിൽ തീർച്ചയായും ധ്യാനിക്കുന്നവന് ധ്യാനം ക്ലേശകരമായിരിക്കത്തില്ല. സുഖത്തെ ധ്യാനിച്ചാൽ ധ്യാന സുഖമുള്ളത് തന്നെയായിരിക്കും. അതിന്റെ അഭ്യാസ പുരോഗതിക്കനുസരിച്ച് അവന് ആ സുഖത്തെ അനുഭവം അനുഭവപ്പെടാനും തുടങ്ങും. അത് നമ്മുടെ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. വീണ്ടും അതിനെ കുറിച്ചാണ് അടുത്തും വന്നിരിക്കുന്നത്. ഏതെന്നാണോ ബുദ്ധിഗ്രാഹ്യം, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്നതും അതീന്ദ്രിയും അതേസമയം അതീന്ദ്രിയവുമായിരിക്കുന്നത് തത്, അത് ആത്യന്തികം സുഖം, ആത്യന്തികമായ ആ സുഖമാണ് യത്ര, ആ സുഖത്തെ പ്രാപിച്ചിരിക്കുന്നവൻ തദ്വേത്തി ആ സുഖത്തെ അനുഭവിക്കുന്നു. അയം അവൻ എത്ര സ്ഥിത, അവിടെ സ്ഥിതി ചെയ്യുന്നവനായിരിക്കുന്നു. തത്വത പരമാർത്ഥത്തിൽ തഥ, അവിടെ നിന്നും ന ചലതി, പിന്നീട് വ്യതിചരിക്കുന്നതും ഇല്ല. സുഖത്തെ പ്രാപിക്കുന്നു, അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അതാണ് ധ്യാനഫലം. ആ സുഖത്തെ ധ്യാനിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ധ്യാനം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുഖം ആത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി എത്ര ചെയ്യുവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാചാ പരം ലാഭം മന്യതേനാധികം തതഃ യസ്മിന് സ്ഥിതോല ദുഃഖേന ഗുരുണാഭി വിചാല്യതേ വ്യക്തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സപ്നിതം സനിശ്ചയേന യുക്തം വ്യൂ യോഗോ നിർമ്മിന്ന ചേതസ. Thank you.